ശ്രീമദ്ഭഗവത്ഗീത അധ്യായം 13 ശ്ലോകം 17. വിഭക്തം ച ഭൂതേഷു വിഭക്തം ഇവ ച സ്ഥിതം ഭൂതഭർതൃജതജ്ഞേയം ഗ്രസിഷ്ണു പ്രഭവിഷ്ണു ച. ക്ഷേത്രത്തെക്കുറിച്ചും ക്ഷേത്രജ്ഞനെ കുറിച്ചും ആണ് ചർച്ച ചെയ്യുന്നത്. അതിൽ ജ്ഞാനം ജ്ഞേയം ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പറയാൻ ആരംഭിച്ചു. അതിൽ ജ്ഞാനത്തെക്കുറിച്ച് വിശദമായി പറഞ്ഞു. അത് കഴിഞ്ഞിവിടെ ജ്ഞേയത്തെക്കുറിച്ചാണ് പറയുന്നത്. ജ്ഞേയത്തിൽ പ്രധാനമായിട്ടും ഇവിടെ പറയുന്നത് ഈശ്വരതത്വത്തെ കുറിച്ചാണ്. കഴിഞ്ഞ ശ്ലോകത്തിൽ അതാണ് പറഞ്ഞത്, ബഹിരന്തസ്സ ഭൂതാന. ഇവിടെ ഈശ്വരതത്വം കുറിച്ച് പറഞ്ഞു. ഈശ്വരതത്വം വാക്കിന് വിഷയമല്ല. വാക്കിന് വിഷയമല്ലാത്ത ഒന്നിനെ വിഷയമാക്കുമ്പോൾ സാധാരണ ശ്രുതി ഉപനിഷത്തിനും ഉപനിഷത്തിൽ പ്രധാനമായിട്ടും ഇതുപോലെയുള്ള ആധ്യാത്മിക ഗ്രന്ഥങ്ങളിലെല്ലാം ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? പരസ്പരം വിരുദ്ധമെന്ന് തോന്നുന്ന തരത്തിൽ പറയുക, അത് അസ്ഥൂലമാണ് അനണുമാണ് ശ്രുതി പറയും. കാരണം ഒരു വാക്കിനും നേരിട്ട് അതിനെ വിശദീകരിക്കുന്നതിന് കഴിയുന്നില്ല, അതുകൊണ്ട് പറയുന്നതാണ്. അതുപോലെയാണ് ഇവിടെയും പറയുന്നത്. അവിഭക്തഞ്ച ഭൂതേഷു വിഭക്തം ഇവച്ച അവിഭക്തഞ്ച പ്രതിദേശം പ്രതിദേഹം വ്യോമവത്തദേകം ഭാഷ്യത്തിന് അവിഭക്തം എന്നാൽ അത് ഭിന്നമല്ല. ആ തത്വം ഇവിടെ മനുഷ്യന്റെയും മറ്റ് ജീവന്മാരുടെയും ശരീരത്തെ എടുത്തുകൊണ്ട് പറയുകയാണ്. ശരീരങ്ങൾ ഭിന്നങ്ങളാണ്. ആ ശരീരത്തിലാണ് ജീവസാന്നിധ്യം നമുക്ക് അനുഭവപ്പെടുന്നത്. ആ ഈശ്വരനെയാണ് ഇവിടെ ഈശ്വരതത്വം എന്ന് വിശദീകരിക്കുന്നത്. പക്ഷെ ആ ഈശ്വരതത്വം അവിഭക്തം, പ്രതിദേഹം, ഓരോ ദേഹത്തിനും അത് വിഭക്തമല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യോമവത് തദ്ദേഹം, വ്യോമത്തെ പോലെ തന്നെ, ആകാശത്തെ പോലെ തന്നെ അത് ഏകമാണ്, ഒരേ ഒരു തത്വമാണ് നവിഭക്തം എന്ന് പറഞ്ഞത്. ഒരേ ഒരു തത്വമാണെങ്കിൽ എന്തുകൊണ്ടത് ഏകതത്വമായിട്ട് ജീവന്മാർക്ക് ഗ്രഹിക്കാൻ കഴിയുന്നില്ല? അതിന് സമാനം പറയുന്നു ഭൂതേഷം അടുത്ത് സർവപ്രാണിഷു വിഭക്ത ഈവാച സ്ഥിതം. ഭൂതങ്ങളിൽ സർവപ്രാണികളിലും അത് വിഭക്തം എന്നതുപോലെ, ഭിന്നം എന്നതുപോലെ അവിടെ ഒരു ഇവ ശബ്ദം ഉപയോഗിച്ചിട്ടുണ്ട്. ആദ്യം അവിഭക്തം എന്ന് പറഞ്ഞു, രണ്ടാമത് വിഭക്തം ഇവ എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ വിഭക്തം പോലെ എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞത് സത്യവും വിഭക്തം എന്ന് പറയുന്നത് അസത്യവുമാണ്. വിഭക്തം അസത്യമാണെന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞത് വിഭക്തം ഇവ എന്ന് പറഞ്ഞത്. ഇതാണ് വിഭക്തം ഇവ ച സ്ഥിതം. ആദ്യം പറഞ്ഞത് പരമാർത്ഥമാണ് അവിഭക്തം, അതിൽ ഭേദമില്ല, അത് ഏകമാണ് ആകാശത്തെ പോലെ. എന്നാൽ അനുഭവത്തിലോ പലതുപോലെ ഓരോ ജീവനിലും ഓരോ ആത്മാവ് ഇരിക്കുന്നത് പോലെയാണ് ഓരോ ജീവന്മാരുടെയും സ്വാനുഭവം. അവരവരങ്ങനെ അനുഭവിക്കുന്നു, ഞാൻ വേറെ ഞാൻ വേറെ. പക്ഷെ അനുഭവം ശരിയല്ല. അത് പ്രത്യക്ഷമാണെങ്കിലും അത് ശരിയല്ല. പ്രത്യക്ഷമായ പല അനുഭവങ്ങളും അസംബന്ധമായിരിക്കുന്നത് പോലെ ഈ അനുഭവവും അസത്യമാണ്. അതുകൊണ്ട് പറഞ്ഞു ഇവ എന്ന്, ഇവ ശബ്ദത്തെ ചേർത്ത് വിഭക്തം ഇവ ഭിന്നം എന്നത് പോലെ സ്ഥിതം. ദേഹേഷു ഏവ വിഭാവ്യമാനത്വ, ഇതനുഭവപ്പെടുന്നയുടെ ഈശ്വരതത്വത്തെ, ഇവിടെ ഈശ്വരതത്വം എന്ന് പറയുന്നുണ്ട് നമുക്ക് അനുഭവവേദ്യമായിരിക്കുന്ന ഈശ്വരതത്വത്തെയാണ് പറയുന്നത്. ഈശ്വരതത്വം നമുക്ക് അനുഭവവേദ്യമായിരിക്കുന്ന അങ്ങനെ ചൈതന്യ രൂപത്തിൽ ഓരോ ജീവന്മാരുടെയും ശരീരത്തിലതാണ് ദേഹേഷു, ആ ശരീരങ്ങളിൽ സ്ഫുരിക്കുന്ന വിഭാവ്യമാനമായിരിക്കും, അനുഭവവേദ്യമായിരിക്കുന്ന സ്ഫുരിക്കുന്ന ചൈതന്യം എന്നുള്ളതാണ് ആത്മസ്ഫുരണം എന്ന് പറയുന്നത്. ആത്മസ്ഫുരണം എന്നുള്ള നിലയ്ക്ക് അത് അനുഭവപ്പെടുന്ന എങ്ങനെ പലതായിട്ടാണ്. എന്തുകൊണ്ട് ദേഹേഷു ഏവ, ദേഹങ്ങളിലാണ് അത് അനുഭവപ്പെടുന്നത്. ദേഹങ്ങളെന്ന് പ്രത്യേകം പറയാനെന്താ കാരണം? ദേഹങ്ങളിലല്ലാത്തടത്ത് ചൈതന്യസ്ഫുരണമില്ല. മണ്ണിലും പാറയിലും ഒന്നും നമുക്ക് ചൈതന്യസ്ഫുരണമില്ല, അവിടെ വസ്തുപ്രത്യക്ഷമേ ഉള്ളൂ. ഇവിടെയാണെങ്കിലോ ശരീരങ്ങളിലാണെങ്കിലോ ചൈതന്യത്തിന്റെ സ്ഫുരണമാണ്. അത് വിഭാവ്യമാനമാണ്, എന്നുവെച്ചാൽ പ്രത്യക്ഷമായി അനുഭവവേദ്യമാണ്. ദേഹേഷു ഏവ വിഭാവ്യമാനത്വം, അങ്ങനെ ദേഹങ്ങളിൽ ഇത് അനുഭവപ്പെടുന്നത് കൊണ്ട് തന്നെ ദേഹഭേദം കൊണ്ട് ചൈതന്യ ഭേദവും പ്രത്യക്ഷമായിരിക്കുന്നു. അപ്പോൾ ഈശ്വരൻ ഭേദം കൽപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഈശ്വരന് ഈശ്വരന് ഭേദം കൽപ്പിക്കുന്നവരെല്ലാം ഈശ്വരന് ശരീരത്തെ സ്വീകരിക്കുന്നു. സാധാരണ ചിലർ പറയുന്നു, അല്ലെങ്കിൽ ചില സിദ്ധാന്തത്തിൽ പറയുന്നു ഈശ്വരൻ ഏകനാണ് എന്ന് പറയുന്നിടത്ത് ഈശ്വരന്റെ ശരീരത്തെ കൽപ്പിക്കുന്നില്ല, ഈശ്വരൻ അനേകനാണെന്ന് പറയുന്നു. അങ്ങനെ കരുതുന്നവരുണ്ട്, പല ദേവന്മാരും ദേവിമാരും എല്ലാം ഈശ്വരനാണെന്ന് പറയുന്നു. അവിടെയെല്ലാം ഈശ്വരന്റെ ശരീരത്തെ കൽപ്പിക്കുന്നു. അപ്പൊ ഈശ്വരന് ഭേദകൽപ്പനയ്ക്ക് ആധാരമായിരിക്കുന്നത് ഈശ്വരന്റെ ശരീരകൽപ്പനയാണ്. അപ്പൊ ശരീരഭേദം കൊണ്ട് ഈശ്വരന് നാനാത്വ ബോധം ജീവനുണ്ടാകുന്നു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദേഹേഷു. ആ ഈശ്വര ചൈതന്യം തന്നെ സാധാരണ മനുഷ്യൻ, ഈശ്വര തത്വത്തെക്കുറിച്ചൊന്നും അറിയാത്ത സാധാരണ മനുഷ്യൻ ഓരോ ശരീരങ്ങളിലും ഓരോ ശരീരത്തിലും അവനതിനെ ജീവരൂപത്തിൽ ഗ്രഹിക്കുമ്പോൾ അവൻ വാസ്തവത്തിൽ ആ ഈശ്വരനെ തന്നെ ശരീരഭേദം കൊണ്ട് ജീവഭേദമായി അംഗീകരിക്കുന്നു. അവൻ ഈശ്വരനെ ഈശ്വര തത്വമായി സ്വീകരിക്കുന്നില്ലെങ്കിലും ജീവഭേദത്തെ അംഗീകരിക്കുന്നു. അതുകൊണ്ട് ഈശ്വരനെ ഒരാൾ അംഗീകരിച്ചാലും ശരി നിരാകരിച്ചാലും ശരി, ശരീരഭേദത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവൻ ഈശ്വരഭേദത്തെ സ്വീകരിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. പരമാർത്ഥത്തിൽ അത് അവിഭക്തമാണ്, ഭേദരഹിതമാണ്. പക്ഷേ വിഭക്തം ഇവ ഭേദം പലത് എന്നതുപോലെ അത് അനുഭവപ്പെടുന്നു. സ്ഥിതം എന്ന് വെച്ചാൽ ജീവന്മാർക്കങ്ങനെ അനുഭവപ്പെടുന്നതാണ് വിഭാവ്യമാനത്വ എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എങ്ങനെ വിശദീകരിക്കുന്നു? ഭൂതഭർത്തൃച ഭൂതാനി ബിഭർത്തീരി തജ്ഞേയം ഭൂതഭർത്തൃച സ്ഥിതികാലി. ഈശ്വരൻ ഭൂതഭർത്താവാണ് എന്ന് പറഞ്ഞാൽ ഭൂതങ്ങളെയെല്ലാം ധരിക്കുന്നവൻ. ബിഭർത്തി എന്ന് വെച്ചാൽ ധരിക്കുക, എന്നുവെച്ചാൽ ഭൂതങ്ങളെ പ്രാണികളെയെല്ലാം തന്നെ നിലനിർത്തുന്നവൻ എന്നർത്ഥം. അതാണ് തജ്ഞേയം. ഇവിടെ ജ്ഞേയത്തെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ന് പറയുന്നു ആ ജ്ഞേയം, ഇവിടെ ചർച്ച ചെയ്യുന്നതായ ഈ ജ്ഞേയം അതെന്താണ്? സർവപ്രാണികളെയും സ്ഥിതികാലെ വിശദീകരിക്കുന്നു. സൃഷ്ടി സ്ഥിതി സംഹാരം മൂന്നിനെ കുറിച്ച് ഇവിടെ പറയുന്നു. അതുകൊണ്ട് പറയുന്നു ആ സ്ഥിതികാലത്തിൽ തന്നിൽ നിലനിർത്തുന്നു. പ്രളയകാലേജ ഗ്രസിഷ്ണു ഗ്രസനശീലം. പ്രളയകാലത്തിൽ ആ ഈശ്വരൻ തന്നിൽ ഗ്രസിഷ്ണു ഗ്രസനശീലം, തന്നിൽ ഗ്രസിക്കുന്നു. ഗ്രസിക്കുക എന്ന് വെച്ചാൽ വിഴുങ്ങുക. ഇവിടെ എന്താണ് ഗ്രസിക്കുക എന്ന് വെച്ചാൽ വിലയിപ്പിക്കുന്നു. സർവപ്രാണികളെയും ഈശ്വരൻ പ്രളയകാലത്ത് തന്നിൽ വിലയിക്കുന്നു, സ്ഥിതികാലത്ത് തന്നിൽ നിലനിർത്തുന്നു. ഉത്പത്തികാലെ പ്രഭവിഷ്ണു ച പ്രഭവനശീലം. ഉത്പത്തികാലത്തിലാണെങ്കിലോ സൃഷ്ടികാലത്തിലാണെങ്കിലോ പ്രഭവിഷ്ണു പ്രഭവനശീലം. ആ ശീലത്തോടുകൂടിയതാണ് ശീലം. ഇവിടെ പ്രഭ വിഷ്ണു എന്നല്ല, പ്രഭ വിഷ്ണു. വിഷ്ണു എന്ന് പറയുന്ന ഒരു പ്രത്യയമാണ്, ഭൂ ധാതു നിന്ന് വരുന്നതാണ് പ്രഭ വിഷ്ണു. പ്രഭവിഷ്ണു പ്രഭവനശീലത്തോടുകൂടിയതാണ്, എന്നുവെച്ചാൽ സൃഷ്ടിക്കുക എന്ന സ്വഭാവത്തോടുകൂടിയതാണ്. ഉത്പത്തികാലത്തിൽ സർവത്തെയും സൃഷ്ടിക്കുന്നതും അവൻ തന്നെ. ഈശ്വരനെ ഇത് പറയും, എന്താണ് തടസ്ഥ ലക്ഷണത്തിലൂടെ ബോധിപ്പിക്കുക എന്ന് പറയും. നമ്മൾ ബ്രഹ്മസൂത്രത്തിന്റെ ക്ലാസ് ചർച്ച ചെയ്തിട്ടുണ്ട്. ഈശ്വരതത്വത്തെ നേരിട്ട് ബോധിപ്പിക്കാൻ വാക്ക് പര്യാപ്തമല്ല, അതുകൊണ്ട് അതിനെ തടസ്ഥമായി ബോധിപ്പിക്കുക. എന്നുവെച്ചാൽ ആ തടസ്സം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നദി, നദിയുടെ തടം എന്ന് പറഞ്ഞാൽ അതിന്റെ തീരം. തടസ്സം എന്ന് വെച്ചാൽ തീരത്തെ നിൽക്കുക. അപ്പൊ ഈശ്വര തത്വത്തിലേക്ക് മനസ്സും വാക്കും പ്രവൃത്തിയൊന്നും എത്തിച്ചേരത്തില്ല. അപ്പോൾ അതിൽ നിന്ന് പൂർണ്ണമായും മാറി നിന്നുകൊണ്ട് അതിനെ ബോധിപ്പിക്കുക, അതിനെ തടസ്സമായി ബോധിപ്പിക്കുക എന്ന് പറയും. അതുകൊണ്ട് ശാസ്ത്രത്തിൽ തടസ്ഥ ലക്ഷണം എന്ന് പറയും, മാറി നിന്ന് അതിനെ പറയുക. സാധാരണ ഏതെങ്കിലും ഒരു വസ്തുവിന് ലക്ഷണം അല്ലെങ്കിൽ അടയാളം പറയണമെങ്കിൽ ആ വസ്തുവിലുള്ളതേ പറയാൻ പറ്റും. വസ്തുവിലിരിക്കുന്ന ഒരു അടയാളത്തിനെയാണ് നമ്മൾ സാധാരണ ലക്ഷണം എന്ന് പറയുന്നത്. ഈശ്വരനെ സംബന്ധിച്ച് അങ്ങനെ പറയാൻ പറ്റത്തില്ല, കാരണം അത് അതിൽ പരമാർത്ഥത്തിൽ ഒന്നും ഇരിക്കുന്നില്ല. പരമാർത്ഥത്തിൽ അതിലൊന്നും ഇരിക്കാത്തതുകൊണ്ട് അതിനൊരു സ്വരൂപ ലക്ഷണം പറയാൻ സാധ്യമല്ല. പറയുന്നുണ്ട്, പക്ഷെ അത് വളരെ ബുദ്ധിമുട്ടിയാണ് പറയുന്നു. നമ്മുടെ എളുപ്പമുള്ള വഴി എന്താണ്? തടസ്സമായൊരു ലക്ഷണം പറയുക, ഒരു അടയാളം പറയുക. വേറെ രീതിയിൽ പറഞ്ഞാൽ ഈശ്വരനെ നേരിട്ട് നിർദ്ദേശിക്കാൻ പറ്റും, അതിങ്ങനെയാണ് എന്ന് നേരിട്ട് നിർദ്ദേശിക്കാൻ ഒക്കത്തില്ല. എന്നാൽ അതിന് ലക്ഷണം പറയണം. കാരണം ഐശ്വര തത്വത്തെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് ധരിക്കണമെങ്കിൽ അതിനൊരു അടയാളം വേണം. അതിന് വേണ്ടി അതിനില്ലാത്ത ഒന്നിനെ പറയുന്നു, അല്ലെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒന്നിനെ പറയുന്നു. അപ്പോൾ അതിൻ്റെ തടസ്സമായിരിക്കുന്നു, അതിൽ നിന്ന് മാറി അതിന് സമീപത്തിലുള്ള ഒന്നിനെ പറയുന്നു. അതെന്താണ്? ആ സൃഷ്ടിസ്ഥിതി ലയം എന്ന് പറയുന്ന പ്രവൃത്തികൾ, അല്ലെങ്കിൽ ആ ഈശ്വരനിൽ നിന്ന് സൃഷ്ടമായിരിക്കുന്ന പ്രപഞ്ചം, അതിനെ അതിൻ്റെ തടസ്സമായി പറയും, തടസ്സലക്ഷണം. അപ്പോൾ ഈശ്വരനോട് നേരിട്ട് ബന്ധമില്ലാത്തതും എന്നാൽ ഈശ്വരനെ കൂടാതെ നിലനിൽക്കാൻ കഴിയാത്തതുമായ ഒന്നും അതിനെ ഈശ്വരൻ്റെ അടയാളമായി പറയുന്നു, അതാണ് തടസ്സലക്ഷണം. അങ്ങനെയാണ് ഇവിടെയും പറയുന്നു. അത് സൃഷ്ടിസ്ഥിതി സംഹാര കർത്താവാണ്. വാസ്തവത്തിലായ സൃഷ്ടിസ്ഥിതി സംഹാര കർത്തൃത്വം ഈശ്വരനില്ല. ഇല്ലെങ്കിലും ഇവിടെ സംഭവിക്കുന്ന ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കൊരു കാരണം കൂടിയേ തീരും. അപ്പം അതിൻ്റെ കാരണമായി ഇവിടെ ഈശ്വരനെ നിർദ്ദേശിക്കുകയാണ്, ഒന്ന് ചിന്തിക്കാൻ വേണ്ടി. ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഈശ്വരൻ തന്നെ ഈശ്വരൻ്റെ ലക്ഷണത്തെ പറയുന്നു, ഈശ്വരൻ തന്നെ ഈശ്വരനെ വിശദീകരിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു ലക്ഷണം പറയുമ്പോൾ അതങ്ങനെ ശരിയാവും. വാസ്തവത്തിൽ ഈശ്വരനില്ലാത്ത ഒന്നിനെ ഈശ്വരന്റെ ഒരു അടയാളമായി പറയുക, ലൗകികമായ കാര്യങ്ങൾ അത് സാധ്യമല്ല. ഒരു വസ്തുവിലുള്ള ഒന്നിനെ അടയാളമായി പറയാൻ പാടുള്ളൂ, അതാണ് നിയമം, ശാസ്ത്രത്തിന്റെ മര്യാദ അതാണ്. പക്ഷെ ഈശ്വരനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, ചർച്ച ചെയ്യുമ്പോൾ ആ മര്യാദയെ ലംഘിക്കുന്നു. അതിനാണ് അടുത്ത് സമാധാനം പറയുന്നത്, യഥാ രജ്വാദേഹി സർപ്പാദേഹി മിഥ്യാകല്പിതസ്. അത് അദ്വൈതത്തിന്റെ ഭാഷയനുസരിച്ച് പറയുന്നതാണ്, മിഥ്യാകല്പിതമായിരിക്കുന്ന പരമാർത്ഥത്തിൽ ഇല്ലാത്തതും എന്നാൽ കൽപ്പിച്ചതുമായ സർപ്പാദികളുടെ, സർപ്പം തുടങ്ങി എന്തിനു വേണോ എടുക്കാം, അതിനെല്ലാം എങ്ങനെയാണോ രജ്ജുവാദികൾ, രജ്ജുവും കയറും മറ്റും ആധാരമായിരിക്കുന്നു. എന്തിന് സർപ്പത്തിന്റെ സൃഷ്ടി, സർപ്പത്തിന്റെ സ്ഥിതി, സർപ്പത്തിന്റെ വിനയം, ഇതിനെല്ലാം ആധാരമായിരിക്കുന്ന അധിഷ്ഠാനമായിരിക്കുന്നത് എങ്ങനെയാണ് രജ്ജുവും മറ്റും, അതുപോലെ ഈ ജഗത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് അധിഷ്ഠാനമായിരിക്കുന്ന തത്വമാണ് ഈശ്വരൻ എന്ന് അദ്വൈത മതമനുസരിച്ച് അതിനെ വ്യാഖ്യാനിക്കേണ്ടത്. ഇവിടെ ഗീതാ ശ്ലോകങ്ങളിൽ പറയുമ്പോൾ അത് അദ്വൈത സിദ്ധാന്തമോ അദ്വൈത സിദ്ധാന്തമോ എന്നൊന്നും പറയുന്നില്ല. അതുകൊണ്ട് ഇനി ശ്ലോകങ്ങൾ ഏത് തത്വമനുസരിച്ചും വ്യാഖ്യാനിക്കും. ദ്വൈതിയും അദ്വൈതിയും എല്ലാം വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പക്ഷെ ഭാഷ്യകാരൻ തന്റെ സിദ്ധാന്തമനുസരിച്ച് പറയുന്നു, ഇതിനെങ്ങനെ മനസ്സിലാക്കണം? രജ്ജുവിൽ കാണുന്ന സർപ്പത്തെ പോലെ മനസ്സിലാക്കണം, തടസ്ഥമായി മനസ്സിലാക്കണമെന്നർത്ഥം. പരമാർത്ഥത്തിൽ അവിടെ ഇല്ല എങ്കിലും അതുണ്ടെന്ന് അനുഭവപ്പെടുന്നു. അതുപോലെ പരമാർത്ഥത്തിൽ ഈശ്വരനിൽ സൃഷ്ടിസ്ഥിതി ലയങ്ങളോ ഈ പ്രപഞ്ചമോ ഒന്നുമില്ല എങ്കിലും അത് അവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് അത് തന്നെയാണ് ഈശ്വരന്റെ അസ്തിത്വത്തിന് അടയാളമായി ഒരുവൻ സ്വീകരിക്കേണ്ടത്. അതാണ് ഇവിടെ പറയുന്നത്. ഭൂതേഷു അവിഭക്തം, ഭൂതങ്ങളിൽ പ്രാണികളിൽ ഏകമായിരിക്കുന്നു, ഭേദമില്ലാതിരിക്കുന്നു. അതേസമയം വിഭക്തം ഇവച സ്ഥിതം, വിഭക്തം പലതെന്നതുപോലെ അനുഭവപ്പെടുകയും ചെയ്യുന്നു. തത് ആ ഈശ്വര തത്വം ഭൂതഭർത്തൃ സ്ഥിതികാലത്ത് സർവത്തിനെയും തന്നെ നിലനിർത്തുന്നതാണ്. ഗ്രസിഷ്ണു പ്രളയകാലത്ത് സർവത്തെയും തന്നെ വിലയിപ്പിക്കുന്നതാണ്. പ്രഭവിഷ്ണുജ ഉത്പത്തികാലത്ത് സർവത്തെയും തന്നിൽ നിന്നും സൃഷ്ടിക്കുന്നതുമാണ് എന്നിങ്ങനെ ഈശ്വരന്റെ ലക്ഷണത്തെ ഇവിടെ പറഞ്ഞിരിക്കുന്നു. അവിഭക്തം ജ ഭൂതേഷു വിഭക്തം ഇവ ച സ്ഥിതം ഭൂതഭർതൃജ തജ്ഞേയം ഗ്രസിഷ്ണു പ്രഭവിഷ്ണു ച. വീണ്ടും അതേ തത്വത്തെക്കുറിച്ച് തന്നെ വേറെ രീതി പറയും. ജ്യോതിഷാം അപി തജ്ജ്യോതി തമസപരം ഉച്യതേ ജ്ഞാനം ജ്ഞേയം ജ്ഞാനഗമ്യം ഹൃദി സർവസ്യ വിഷ്ഠിതം കിഞ്ച സർവത്ര വിദ്യമാനമപി സത് നുപലഭ്യതേ ചേത് ജ്ഞേയം തമഹത്രഹി. ഇവിടെ മുമ്പ് പറഞ്ഞതനുസരിച്ച്, കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞതനുസരിച്ച് ഈശ്വരൻ സർവത്ര അസ്തിത്വമുള്ളതാണ്. സർവത്ര വിദ്യമാനമപി സൃഷ്ടിസ്ഥിതിയിലെ അവസ്ഥകളിലെല്ലാം അത് നിലനിൽക്കുന്നു. ഭൂത വർത്തമാന ഭാവി കാലങ്ങളിലെല്ലാം അത് നിലനിൽക്കുന്നു. പക്ഷേ അതിന് ലക്ഷണം പറയേണ്ടി വരുന്നു, ശാസ്ത്രം അതിനെ വിശദീകരിക്കേണ്ടി വരുന്നു, ഗുരു ഉപദേശിക്കേണ്ടി വരുന്നു. എന്നുവെച്ചാൽ അത് ജ്ഞേയമായിരിക്കുന്നു. സർവത്രമുള്ള ഒരു വസ്തു, സദാ നിലനിൽക്കുന്ന ഒരു വസ്തു, അത് വ്യക്തമായിരിക്കുന്നില്ല. വീണ്ടും അതിനെക്കുറിച്ച് ഉപദേശിക്കേണ്ടി വരുന്നു, ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരുന്നു. അപ്പോൾ എന്താണ് അതിൻ്റെ സ്വഭാവം? തമസ്സാണോ? തമഹത്തർഹി സംശയമാണ്. ഇത്രയും വ്യക്തമായിരിക്കുന്ന ഒരു തത്വം അജ്ഞേയമായിരിക്കുന്നു. പിന്നെ അതിനെന്ത്, അതിനെങ്ങനെ വിശേഷിപ്പിക്കാം? തമസ്സെന്ന് വിശേഷിപ്പിക്കും. അജ്ഞനത് തമസ്സാണ്, അല്ലെങ്കിൽ തമസ് പോലെയാണ് എന്ന് നിഷേധിക്കുന്നു എന്നാ. അങ്ങനെ ചിന്തിക്കേണ്ട, അക്കിം തറി പിന്നെന്താണത്? ഇത്രയും വ്യക്തമായിരിക്കുകയും അതേസമയം അജ്ഞാതമായിരിക്കുകയും ചെയ്യുന്ന ഒന്ന് എന്ന് പറയുന്നു. ജ്യോതിഷാം ആദിത്യാദീനാം അവിതജ്ഞേയം ജ്യോതിഷി. ആദിത്യാദികൾക്കും അപ്പുറമുള്ള ജ്യോതിസ്സാണത്. അതാണ് പ്രകാശത്തിന്റെ ആധിക്യത്തിൽ എന്താണ് ആ പ്രകാശത്തെ കാണുന്നതിന് ശേഷിയുള്ള കണ്ണല്ലെങ്കിൽ ആ കണ്ണിൽ അനുഭവപ്പെടുന്ന അന്ധകാരമായിരിക്കും. അതാണ് ഈശ്വരനെ സംബന്ധിച്ച് സംഭവിക്കുന്നത്. അത് പരമമായ ജ്യോതിസായതുകൊണ്ട് സാധാരണ നേത്രങ്ങൾക്കെല്ലാം അത് തമസാണ്. അതുകൊണ്ടാണ് തമസായിരിക്കുന്നത്. കടുത്ത വെളിച്ചം നമ്മുടെ കണ്ണിലടിച്ചു കഴിഞ്ഞാൽ ഇരുളായിപ്പോയി, കണ്ണുകൊണ്ടൊന്നും കാണാൻ കഴിയാകും. ഈശ്വര തത്വത്തെ സംബന്ധിച്ചും അത് തന്നെയാണ് കാണുന്നത്, ഇവിടെ സംഭവിക്കുന്നത് അത് തന്നെയാണ്. അതാണ് ഇവിടെ വിശദീകരിക്കുന്നത്. അത് ജ്യോതിഷാമപി, ജ്യോതിഷം എന്ന് പറഞ്ഞാൽ പ്രസിദ്ധമായ വെളിച്ചങ്ങൾ, പ്രസിദ്ധമായ വെളിച്ചം സർവത്വം പ്രത്യക്ഷമായിരിക്കുന്ന സൂര്യ തേജസ്, ചന്ദ്രന്റെ തേജസ്, അഗ്നിയുടെ തേജസ്, നക്ഷത്രങ്ങളുടെ തേജസ്, ഈ തേജസ്സുകളെക്കാൾ പ്രകാശിക്കുന്ന ജ്യോതിഷാണ്. അത് പരമപ്രകാശമായതുകൊണ്ടാണ് അത് ഈ അജ്ഞന്മാരായ മൂഢന്മാരായ ജീവന്മാർക്കത് അന്ധകാരമയമായിരിക്കുന്നത്. പക്ഷെ അത് പരമപ്രകാശമാണെന്നുള്ളതിന് എന്താണ് തെളിവ്? കാരണം അന്ധകാരത്തെ കാണുന്നതിനും വെളിച്ചം വേണം, വെളിച്ചമില്ലാതെ നമുക്ക് ഇരുട്ടിനെ കാണാൻ കഴിയത്തില്ല. അതാണ് പറയുന്നത് ആത്മചൈതന്യ ജ്യോതിഷ യുദ്ധാനിഹി ആദിത്യാദീനി ജ്യോതിംഷി ദീപ്യന്തേ വേന സൂര്യത്തപതി തേജസ യുദ്ധ തസ്യ ഭാസ സർവമിതം വിഭാതി ഇത്യാദി ശ്രുതിഭ്യം. ഇക്കാര്യം ശ്രുതിയിലും ചർച്ച ചെയ്യുന്നുണ്ട്. എങ്ങനെ പറയുന്നു? ആത്മചൈതന്യ ജ്യോതിഷ യുദ്ധാനി, ആത്മചൈതന്യമാകുന്ന ജ്യോതിഷ, തന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ചൈതന്യമാകുന്ന ജ്യോതിഷ വെളിച്ചം, തന്റെ ഉള്ളിലെ വെളിച്ചം കൊണ്ട് ഇദ്ധാനി ദീപ്താനി, അതുകൊണ്ട് ദീപ്തമായിട്ടാണ് ആദിത്യാദീനി ജ്യോതിംഷി ദീപ്യന്തി ആദിത്യം തുടങ്ങിയ ഈ ജ്യോതിഷുകളെല്ലാം പ്രകാശിക്കുന്നത്. ആകാശത്തിൽ സൂര്യൻ പ്രകാശിക്കണമെങ്കിൽ തന്റെ ഉള്ളിൽ ചൈതന്യം വേണം, ചൈതന്യപ്രകാശം. അതാണ് മൃതശരീരം, അത് സൂര്യനെ കാണുന്നില്ല. മൃതശരീരത്തിന് മുമ്പിൽ ഭൗതികമായ വെളിച്ചങ്ങളൊന്നുമില്ല. ആത്മചൈതന്യം ആകുന്ന വെളിച്ചം ഉള്ളിൽ പ്രകാശിക്കുന്നത് കൊണ്ട് എല്ലാ വെളിച്ചവും, ബാഹ്യമായ ലൗകികമായ എല്ലാ വെളിച്ചവും പ്രകാശിക്കുന്നു. അത് ശ്രുതിയിൽ പറയുന്ന എങ്ങനെയാണ്? സൂര്യത്തപതി, സൂര്യൻ എന്തുകൊണ്ടാണ് പ്രകാശിക്കുന്നത്? തേജസ യുദ്ധ, ഏത് ഇന്ധനം കൊണ്ട് അത് ജ്വലിച്ചിട്ടാണ് അത് പ്രകാശിക്കുന്നത്? അപ്പൊ സൂര്യൻ ജ്വലിക്കുന്നത് ഏത് ഇന്ധനം കൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൂര്യൻ ആകാശത്ത് നിന്ന് കത്തുന്നതിന് അവിടെ എന്ത് ഇന്ധനമാണെന്നല്ല ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഭൗമമായ തേജസ് അഗ്നി, ആ അഗ്നി ജ്വലിക്കുന്നത് വിറക് കൊണ്ടാണോ എണ്ണ കൊണ്ടാണോ എന്നല്ല ചോദിക്കുന്നു. ഏന സൂര്യത്തപതി എന്നുള്ള ചോദ്യത്തിൽ ഏതെങ്കിലും ഒരു തേജസ്, ഒരു ഇന്ധനം കൊണ്ട് അത് ജ്വലിക്കുന്നു എന്നല്ല ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നു. മറിച്ച് ആകാശത്ത് അത് അറിയാവുന്ന കാര്യമാണ്, ആകാശത്ത് ജ്വലിക്കുന്ന സൂര്യൻ എന്തുകൊണ്ടാണ് ജ്വലിക്കുന്നത്? ആ ചോദ്യം ഭൗതികമാണ്, അതിന്റെ ഉത്തരവും ഭൗതികമായിരിക്കും. നമുക്ക് പറയാം എന്തെങ്കിലും ബാധകങ്ങളുണ്ടോ, ഹൈഡ്രജനോ ഹീലിയമോ എന്നൊക്കെ പറയാം. അതല്ല ഇവിടെ ചോദിക്കുന്നു, ഏത് തേജസ് കൊണ്ടാണത് ജ്വലിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അതല്ല അങ്ങനൊരു ചോദ്യം. ആകാശത്തിലെ ആ ചൈതന്യത്തിന്റെ പ്രകാശം, ആ ചൈതന്യത്തിന്റെ അനുഭവം, ഒരു ജീവൻ ഉണ്ടാകുന്നത് ഏത് പ്രകാശം കൊണ്ടാണ് അതാണ് ചോദിക്കുന്നത്. സൂര്യൻ ജ്വലിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ താല്പര്യം? സൂര്യന്റെ പ്രകാശം അനുഭവപ്പെടുന്നു എന്നാണ്. ആകാശത്ത് നിന്നത് കത്തുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. അഗ്നി ജ്വലിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണോ, അത് എങ്ങനെ പ്രകാശിക്കുന്നു എന്നുള്ളതല്ല, അഗ്നിയുടെ പ്രകാശം ഒരു ജീവൻ എങ്ങനെ അനുഭവപ്പെടുന്നു എന്നാണ് ചോദിക്കുന്നത്. ഏതൊരു പ്രകാശമാണ് അതിനെ പ്രകാശിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരു അനുഭവത്തിനാണ് അത് വിഷയമായിരിക്കുന്നത്, അതാണ് ചോദ്യം. അത് അടുത്ത മന്ത്രത്തിൽ കൂടുതൽ വ്യക്തമാണ്. ശ്വേതാശ്വതര ഉപനിഷത്തിലെ മന്ത്രത്തിൽ എന്താണ്? തസ്യ ഭാസ സർവമിതം വിഭാതി, അതിന്റെ വെളിച്ചം കൊണ്ട്, ആ ചൈതന്യ പ്രകാശം കൊണ്ടെന്ന് വെച്ചാൽ അതിനെ കാണുന്നവന്റെ ഉള്ളിലിരിക്കുന്ന അവന്റെ ബോധമാകുന്ന പ്രകാശം കൊണ്ട് സർവമിതം വിഭാതി. സൂര്യൻ എന്ന് പറയുന്ന വെളിച്ചം മാത്രമല്ല, വെളിച്ചവും ജഡവും എല്ലാം അവന് സർവം എന്ന് പറയുന്നു. സൂര്യനെ മാത്രം പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നും. സൂര്യനെ എടുത്തു പറയുന്നത് എന്തുകൊണ്ട്? സൂര്യൻ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, അതിന് മറ്റുള്ളതിനെ പ്രകാശം കൊടുക്കുന്ന എന്നൊരു കഴിവുകൂടെയുണ്ട്, അതുകൊണ്ട് സൂര്യനെ എടുത്തു പറയുന്നു. പക്ഷെ ഇവിടെ ചൈതന്യത്തെ തന്നെ പ്രകാശമായിട്ടെടുക്കുമ്പോൾ സർവമിതം, ജഡവും പ്രകാശവുമെല്ലാം, പുറമേ നമ്മൾ കാണുന്ന അഗ്നിയും സൂര്യനും കല്ലും മണ്ണും എല്ലാം തസ്യ ഭാസ, ഉള്ളിലിരിക്കുന്ന ചൈതന്യത്തിന്റെ പ്രകാശം കൊണ്ടാണ് പ്രകാശിക്കുന്നത്. അപ്പൊ സൂര്യൻ പ്രകാശിക്കുന്നതിനുള്ള ഇന്ധനം ഏതാണ്? അത് സൂര്യനിലുള്ള ഒരു ഇന്ധനമല്ല, മറിച്ച് തന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന, കാണുന്നവന്റെ ഉള്ളിലിരിക്കുന്ന ചൈതന്യ പ്രകാശം, ബോധപ്രകാശമാണ്. ആ പ്രകാശം കൊണ്ടാണ് സൂര്യൻ പ്രകാശിക്കുന്നത്. അതാണ് ഇവിടെ ശ്രുതി വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന തത്വം. ഇത്യാദി ശ്രുതിഭ്യ ഇങ്ങനെ നിരവധി ശ്രുതികളുണ്ട്. അതെല്ലാം പറയുന്ന എന്താണ്? ആകാശത്തിൽ സൂര്യൻ പ്രകാശിക്കുന്നത് അതിൽ ആധാരമായിരിക്കുന്ന എന്തെങ്കിലും ഒരു ഇന്ധനത്തിന്റെ സഹായം കൊണ്ടല്ല, മറിച്ച് ആ സൂര്യനെ കാണുന്നവന്റെ ഉള്ളിൽ ഇരിക്കുന്ന അറിവാകുന്ന പ്രകാശം കൊണ്ടാണ്. അവന്റെ ഉള്ളിൽ അറിവാകുന്ന പ്രകാശമില്ലെങ്കിൽ അവന് സൂര്യൻ പ്രകാശിക്കത്തില്ല. സൂര്യന് പ്രകാശിപ്പിക്കാൻ ഏതിന്ധനം ഉണ്ടായാലും ശരി. ഏതുപോലെ മൃതശരീരത്തെ പോലെ മൃതശരീരം, ഇതിന് ഒരു സൂര്യനും പ്രകാശിക്കുന്നില്ല. അപ്പൊ സൂര്യനെ പ്രകാശിപ്പിക്കുന്ന ഇന്ധനം അത് ആത്മജ്യോതിസാണ്, തന്റെ ഉള്ളിലിരിക്കുന്ന ജ്യോതിസാണ്. ആ സൂര്യനെ കാണുന്ന ജീവന്റെ ഉള്ളിലിരിക്കുന്ന പ്രകാശമാണ്, അതിലത് പ്രകാശിക്കുന്നു. സ്മൃതേശ്ച ഇഹൈവ. 15-ാം അധ്യായത്തിൽ സ്മൃതി, സ്മൃതേശ്ച എന്ന് പറയുന്നു, സ്മൃതിയും ഈ കാര്യം പറയുന്നു. സ്മൃതി എന്ന് പറഞ്ഞാൽ എന്ത്? ഭഗവത്ഗീത. സ്മൃതി എന്ന ഗീത എന്തുകൊണ്ട് പറയുന്നു? ഇത് ഭഗവാൻ വ്യാസൻ രചിച്ചതുകൊണ്ടാണ് ഇതിന് സ്മൃതി എന്ന് പേരുന്നത്. ഉപനിഷത്തെന്ന് പറയുന്നതോ അത് ഭഗവാൻ തന്നെ നേരിട്ട് ഉപദേശിച്ചുണ്ട്. ശ്രീകൃഷ്ണ പരമാത്മാവ് തന്നെ നേരിട്ട് ഉപദേശിച്ചുകൊണ്ട് അതിനെ ചിലടത്ത് ഉപനിഷത്തെന്ന് പറയും. പക്ഷെ ഇതിനെ എഴുതി പിടിപ്പിച്ച വ്യാസൻ, അതുകൊണ്ട് അതിന് സ്മൃതി എന്നും പറയുന്നു. മനുഷ്യൻ അതിനെ രചിച്ചു കഴിഞ്ഞാൽ അത് സ്മൃതിയായിപ്പോകും. അതിന് ഏത് എത്ര വലിയ തത്വം പറഞ്ഞാലും ശരി. സാധാരണ സ്മൃതി എന്ന് പറയുന്നത് കുറിച്ചൊരു തെറ്റിദ്ധാരണയുണ്ട്. ആൾക്കാർ പറയും ജീവിതധർമ്മങ്ങൾ അല്ലെങ്കിൽ ആചാരങ്ങൾ, ഇതിനെയൊക്കെ കുറിച്ച് പറയുന്നത് സ്മൃതി, ആത്മതത്വത്തെക്കുറിച്ച് പറയുന്നത് ശ്രുതി. അങ്ങനെ ചിലർ തെറ്റിദ്ധരിച്ച് പറയാറുണ്ട്. പൂർണ്ണമായും തെറ്റല്ല, എല്ലാ തെറ്റിലും കുറേ ശരിയാണ്. അപ്പോൾ അതിനും കുറച്ച് ശരിയുണ്ട്, ഭാഗികമായത് ശരിയാണ്. ആശ്രമധർമ്മങ്ങളെക്കുറിച്ച് പറയുന്നതാണ് സ്മൃതി, അല്ലെങ്കിൽ ആചാരങ്ങളെക്കുറിച്ച് പറയുന്നത്, അതൊക്കെയാണ് സ്മൃതി എന്ന് പറയുന്നത്. അങ്ങനെയല്ല, ജീവിതധർമ്മങ്ങളെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചും എല്ലാം ശ്രുതിയിലും പറയുന്നുണ്ട്. യാഗാദി കർമ്മങ്ങളെക്കുറിച്ചും ചാതുർവർണ്ണയത്തെക്കുറിച്ചും എല്ലാം ശ്രുതിയിലും പറയുന്നുണ്ട്. അതുകൊണ്ട് അതെല്ലാം പറയുന്നുകൊണ്ട് ഒന്ന് സ്മൃതിയാകത്തില്ല. ഇനി സ്മൃതിയിൽ ഇതെല്ലാമേ പറയത്തുള്ളൂ, അങ്ങനെയില്ല. ഗീത തന്നെ സ്മൃതിയാണ്, പക്ഷേ അതിൽ പറയുന്നത് എന്താണ്? ആത്മതത്വത്തെക്കുറിച്ചാണ് പ്രധാനമായും പറയുന്നത്. അതുകൊണ്ട് എന്ത് വിഷയം പറയുന്നു എന്നുള്ളതിനനുസരിച്ചല്ല ശ്രുതി സ്മൃതി വേണ്ടിയിരിക്കുന്നത്, മറിച്ച് അതൊരു വിശ്വാസമാണ് ശ്രുതിയെ സംബന്ധിച്ച്, സ്മൃതിയെ സംബന്ധിച്ചുള്ളത്. ആരെങ്കിലും എഴുതി എന്ന് പ്രസിദ്ധമാണ്, അത് സ്മൃതിയായി പോകും. അങ്ങനെ പ്രത്യേകിച്ച് ആരും രചിച്ചതല്ല എന്നാണെങ്കിൽ അത് ശ്രുതിയാവും. അതുകൊണ്ട് വേദം അത് ശ്രുതിയാണ്, അതിനുശേഷം വന്നിട്ടുണ്ട് യജുസ്സാമ അധർവരൂപത്തിലുള്ള വേദം, വേദവാക്യങ്ങൾ, അത് ശ്രുതിയാണ്. അതിനുശേഷം പിൽക്കാലത്ത് ഓരോ ഋഷിമാർ രചിച്ച, അത് വ്യാസനായാലും വസിഷ്ഠനായാലും ആരെഴുതിയാലും ശരി, അതേ ഋഷിമാരുടെ തന്നെ പേര് വേദങ്ങളിൽ കണ്ടുകഴിഞ്ഞാലും ദോഷമില്ല, അതെന്നെ ശ്രുതി തന്നെ. പക്ഷെ പിന്നീട് വന്നിട്ടുള്ള മഹാഭാരത ഇതിഹാസ പുരാണങ്ങൾ എല്ലാം സ്മൃതികളാണ്. അതുകൊണ്ടിവിടെ ഭാഷ്യകാരൻ ഗീതയെ സ്മൃതിയായിട്ടേ ഗണിക്കുന്നുള്ളൂ, ശ്രുതിയായിട്ട് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പറയുന്നു സ്മൃതേശ്ഛ, സ്മൃതിയിലും പറയുന്നുണ്ട്. ഏ സ്മൃതി ലീഹേവ, ഇവിടെ തന്നെ ഗീതയിൽ തന്നെ പറയുന്നുണ്ട്. എന്താണ്? ഏദാദിത്യേ കഥം തേജ ജഗദ്ഭാസേദേഖിലം. ആദിത്യഗതമായിരിക്കുന്ന ആ തേജസ് ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നു എന്ന് പറയുന്നു. അവിടെയും പറയുന്ന എന്താണ്? ജീവനിരിക്കുന്ന, അത് പല സന്ദർഭങ്ങളിലും പറയും, ജീവനിലിരിക്കുന്ന ആ ചൈതന്യ ജ്യോതിസ് തന്നെയാണ് ആദിത്യനെ ഇരിക്കുന്നത്. ആ ആദിത്യനെ പ്രകാശിപ്പിക്കുന്ന ജ്യോതിസ് തന്നെയാണ് ജീവന്റെ ഉള്ളിൽ ബോധരൂപത്തിൽ സ്ഫുരിക്കുന്നത്. അതുകൊണ്ട് ജ്യോതിസ്സുകൾക്കും അത് ജ്യോതിസ്സാണ്. തന്റെ ഉള്ളിലിരിക്കുന്നതാണ് ഏറ്റവും വലിയ ജ്യോതിസ്. തമസോ അജ്ഞാന പരം അസംസ്പൃഷ്ടം ഉച്ചതേ, തമസപരം ഉച്ചതേ. ഈ ജ്യോതിസിന് മറ്റ് ജ്യോതിസ്സുകളിൽ നിന്നുള്ള പ്രത്യേകത പറയുന്നത് തമസിനപ്പുറമാണ്. അതായത് ഭൗതികമായ ജഡമായ ജ്യോതിസ്സുകൾ, പ്രകാശങ്ങളെല്ലാം അത് തമസിനോട് ചേർന്നേയിരിക്കും. തമസിനെ വിട്ടിട്ട് അതിന് ഇരിക്കാൻ ഒക്കത്തില്ല. അതാണ് ജഡമായ ജ്യോതിസ്സുകളുടെ എല്ലാം ഒരു പ്രത്യേകത. എവിടെ വെളിച്ചം നോക്കുക, ആ വെളിച്ചത്തിനോട് ചേർന്നൊരു നിഴലും കാണും. അത് ഭൗതികമായ പ്രകാശങ്ങൾക്കെല്ലാം ഉള്ള, എന്തുകൊണ്ടത് അങ്ങനെ സംഭവിക്കുന്നു? കാരണം പ്രപഞ്ചം അല്ലെങ്കിൽ സൃഷ്ടി എന്ന് പറയുന്നത് ദ്വന്ദ്വാത്മകമാണ്. അതിൽ ഒന്നിനും ഒറ്റയ്ക്കിരിക്കാൻ കഴിയത്തില്ല. വെളിച്ചമുണ്ടെങ്കിൽ ഇരുട്ട് വരും, സുഖമുണ്ടെങ്കിൽ ദുഃഖമുണ്ട്, അങ്ങനെ സർവവും. ഒന്നുണ്ടെങ്കിൽ കുഴിയുണ്ട്. പരസ്പര വിരുദ്ധ സ്വഭാവമുള്ള വസ്തുക്കൾ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്നതാണ് പ്രപഞ്ചം അല്ലെങ്കിൽ സൃഷ്ടി. അതുകൊണ്ട് ഭൗതികമായ പ്രകാശത്തിന് സൂര്യൻ്റെതായാലും ചന്ദ്രൻ്റെതായാലും അഗ്നിയുടേതായാലും അതിനെല്ലാമുള്ള പ്രത്യേകത എന്താണ്? അത് ഇരുട്ടിനോട് ചേർന്നേ നിൽക്കും, അതിനെ ആശ്രയിച്ചപ്പോഴും ഇരുട്ടിരിക്കും. അതാണ് ഏറ്റവും വിരുദ്ധമായിട്ടുള്ള കാര്യം, അതിശയകരമായിട്ടുള്ള കാര്യം. എന്താണ് ഇരുട്ട്? അതായത് പ്രകാശത്തിന് ഏറ്റവും വിരുദ്ധമായിട്ടുള്ള ഒന്നാണ് ഇരുട്ട്. പ്രകാശത്തിന്റെ അസ്തിത്വത്തെ ഇല്ലാതാക്കുന്ന, ഇരുട്ടിന്റെ അസ്തിത്വത്തെ ഇല്ലാതാക്കുന്ന ഒന്നാണ് പ്രകാശം. പക്ഷേ ആ ഇരുട്ടിന്റെ നിലനിൽപ്പ് എപ്പോഴും പ്രകാശത്തെ ആശ്രയിച്ചിട്ടാണ്. പ്രകാശത്തെ ആശ്രയിച്ച് ഇരുട്ടിന് നിലനിൽക്കാൻ കഴിയാതാണ്. നമ്മൾ വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ അതിന്റെ ചോട്ടിൽ ഇരുട്ട് കാണും. അത് ഒരു വൈരുദ്ധ്യമാണ്. ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കാരണം പ്രകാശം ഇരുട്ടിനെ നശിപ്പിക്കുന്നു, ഭൗതികമായ പ്രകാശം. എന്നിട്ടുകൂടി ആ ഇരുട്ട് പ്രകാശത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഇതെങ്ങനെ സംഭവിക്കുന്നു? അങ്ങനെ നിൽക്കാൻ പാടില്ല, പക്ഷെ അങ്ങനെ നിൽക്കുന്നു. ഇതിനെക്കുറിച്ച് ചിന്തിച്ച് പഴയകാലത്തെ ബുദ്ധിമാന്മാരെല്ലാം ഒടുവിൽ പറയുന്ന എന്താണ്? ലോകത്തിൽ വിശദീകരിക്കാൻ വയ്യാത്തൊരു പ്രതിഭാസമാണ്, അനർവചനീയം എന്നാ പറയുന്നു. ഇതിന് സമാധാനം പറയാൻ ആർക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു? എന്തുകൊണ്ട് ഇരുട്ട് വെളിച്ചത്തിന് വിരോധിയായിട്ടും ആ വെളിച്ചത്തെ ആശ്രയിച്ച് തന്നെ നിലനിൽക്കുന്നു? ഇത് ഭൗതികമായ പ്രകാശത്തെ ഇരുട്ടിനെ സംബന്ധിച്ചുള്ള കാര്യം. പക്ഷെ ഇവിടെ പറയുന്ന പരം എന്ന് വെച്ചാൽ പരമപ്രകാശം, അതിനെ സംബന്ധിച്ചാണെങ്കിലോ പറയുന്നു അതിന് ഇരുളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. തമസഹ അജ്ഞാന പരം. അവിടുത്തെ ഇരുളെന്ന് പറയുന്നത് ഭൗതികമായ ഇരുള്, അജ്ഞാനത്തിന്റെ പ്രതീകമാണ്. ഇവിടെ പരമപ്രകാശം അത് ഈ പറയുന്ന ഇരുളിനെ കാണും. ഭൗതികമായുള്ളതായാലും ശരി, ഒരു ജീവന്റെ ഉള്ളിലിരിക്കുന്ന മറയായാലും ശരി, അജ്ഞാനമായാലും ശരി, അതിനപ്പുറമാണ് എന്ന് പറഞ്ഞാൽ അതിനെ ആശ്രയിച്ച് ഒരു ഇരുളിനും നിലനിൽക്കാൻ പറ്റത്തില്ല. അതിനാണ് പരമെന്ന് പറയുന്നത്. ഇവിടുത്തെ വെളിച്ചത്തെ ആശ്രയിച്ച് ഇരുളിൽ നിലനിൽക്കുമ്പോൾ ഈ പരമപ്രകാശത്തെ ആശ്രയിച്ച്, ഈശ്വര രൂപത്തിലുള്ള പരമപ്രകാശത്തെ ആശ്രയിച്ച് ഒരു ഇരുളിനും നിലനിൽക്കാനില്ല. നിലനിൽക്കത്തില്ല. അതുകൊണ്ട് പറയും കുതോ അവിദ്യ, എങ്ങനെ അവിദ്യ നിലനിൽക്കും? വാർത്തികാരൻ ചോദിക്കും, ഈ പരമപ്രകാശത്തിൽ അജ്ഞാനത്തിന് തമസ്സിന് എങ്ങനെ നിലനിൽക്കാൻ കഴിയും? കഴിയത്തില്ല. അതാണ് ഇവിടെ പറയുന്നത്, അത് സർവജ്യോതിസുകൾക്കും അപ്പുറമുള്ള ജ്യോതിസാണ്, അവിടെ ഇരുളില്ല. അസംസ്പൃഷ്ട, യാതൊരു സംബന്ധമില്ലാത്തതാണ്. തമസോ അജ്ഞാനാത് പരം അസംസ്പൃഷ്ടം, അത് ഇരുളുമായിട്ട് അജ്ഞാനവുമായിട്ടൊരു ബന്ധമില്ലാത്തതാണ്. ജ്ഞാനാദേഹേ ദുസ്സമ്പാദന ബുദ്ധ്യാ പ്രാപ്ത അവസാദസ്യ ഉത്തംബനാർത്ഥം ആഹാ. ഇങ്ങനെ ഈ തത്വത്തെ, ഈശ്വര തത്വത്തെ വിശദീകരിച്ച് വിശദീകരിച്ച് വരുമ്പോൾ ബുദ്ധി ക്ഷീണിച്ചു പോകും. അത് സ്വാഭാവികമാണ്. കാരണം ഇത് ബുദ്ധിയെ ഉത്തേജിപ്പിക്കുന്ന ഒന്നല്ല. എന്തുകൊണ്ട്? ബുദ്ധിയുടെ വിഷയമല്ല. കുറഞ്ഞ പക്ഷം അത് ബുദ്ധിയുടെ വിഷയമല്ല എന്നെങ്കിലും മനസ്സിലാകട്ടെ. അതിനു വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചർച്ച ചെയ്യുന്നത്. അല്ലെങ്കിൽ താൻ അതിനെയും ബുദ്ധി കൊണ്ട് കീഴ്പ്പെടുത്തിക്കളെ. ജീവൻ അത്തരമൊരു മൂഢത്വം അല്ലെങ്കിൽ ദുരഭിമാനമുണ്ട്, അവന്റെ ബുദ്ധി കൊണ്ടെല്ലാം വെളിപ്പെടുത്താം. എങ്ങനെയാണ്? സാധാരണ നമ്മൾ പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിച്ചിട്ട് ആത്മാവിനെ അറിഞ്ഞു എന്ന് ധരിക്കുന്നത് പോലെ, വിവേക ചൂടാമണി വായിച്ച് ആത്മജ്ഞാനികളായി നടക്കുന്നവരുണ്ട്. അവർ ധരിച്ചിരിക്കുന്ന എന്താണ്? പുസ്തകം വായിച്ച് അതിലൂടെ ഈശ്വരനെ മനസ്സിലാക്കി എന്നാണ്. ഇനി എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും മനസ്സിലാക്കാനില്ല, ഇന്ന ഇന്ന ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്, അതിന് എനിക്ക് ഈശ്വരതത്വം വെളിപ്പെട്ടു. അപ്പോൾ അത് ബുദ്ധിഗമ്യമല്ല എന്നറിഞ്ഞു കഴിഞ്ഞാൽ അത്തരം ഒരു മിഥ്യാഭിമാനം ഉണ്ടാകത്തില്ല. ഞാൻ ഏതെങ്കിലും പുസ്തകത്തിലൂടെ ഈശ്വരനെ ധരിച്ചു കളഞ്ഞു എന്നൊന്നും ധരിക്കത്തില്ല. പുസ്തകത്തിലൂടെ എന്നുള്ളതല്ല, ഏതെങ്കിലും ഒരു ഉപാധിയിലൂടെ എന്റെ ബുദ്ധി കൊണ്ട് ഈശ്വരനെ കീഴ്പ്പെടുത്തിയെന്ന് ആരും വെറുതെ അഭിമാനിക്കത്തില്ല. അത്തരൊരു അഭിമാനം നമ്മൾ ഈ സ്വാമിമാർക്കെല്ലാം ഉള്ളതാണ്. ജ്ഞാനാദേഹേ ദുസ്സമ്പാദന ബുദ്ധ്യ. പക്ഷെ അങ്ങനെ ഒരു അഭിമാനം ഇല്ലാതെ വരുമ്പോൾ നേരെ വിപരീതമായൊരു തരത്തിലേക്ക് പോകും. എന്താണ്? നിരാശപ്പെട്ടു പോകും. എന്താണ്? ഇത് ബുദ്ധി കൊണ്ട് ഇത് അറിയാൻ പറ്റത്തില്ല. പിന്നെ എന്തുകൊണ്ടറിയുന്നത്? അറിയാനേ പറ്റത്തില്ല. പിന്നെന്താ ഇതുകൊണ്ട് പ്രയോജനം? സത്സംഗം കൊണ്ട് എന്താ പ്രയോജനം? കാരണം ശാസ്ത്രം തന്നെ പറയുന്നു, വേറെ ആരും തന്നെ പറയുന്നു ഇത് ശാസ്ത്രം കൊണ്ട് സാധ്യമല്ല എന്ന് പറയുന്നു. ദുസ്സമ്പാദന ബുദ്ധി വരും. അപ്പൊ ഇതിൽ നിന്ന് പിൻവാങ്ങിക്കളയും, സാധനങ്ങളിൽ നിന്നെല്ലാം പിൻവാങ്ങിക്കളയും. ലൗകികമായ ബുദ്ധി അവിടെ ദൃഢപ്പെടും. ആധ്യാത്മിക സാധനങ്ങളെല്ലാം വിസ്മരിച്ചിട്ട് വ്യവഹാരങ്ങളിൽ പോകും മനസ്സ്. എന്തുകൊണ്ടാണ്? കുറുക്കൻ പണ്ട് മുന്തിരിങ്ങ പുളിക്കുമെന്ന് പറഞ്ഞു ആ ഒരു ബുദ്ധി വരും. അതാണ് ജ്ഞാനാദേഹേ ദുസ്സമ്പാദന ബുദ്ധ്യ. പ്രയത്നത്തിലൂടെ നേടുന്ന ഒന്നല്ല, ശാസ്ത്രത്തിലൂടെ ഇത് വെളിപ്പെടുത്തത്തില്ല, ബുദ്ധിക്ക് ഇത് വിഷയമല്ല, ഇങ്ങനെയെല്ലാം പറഞ്ഞ് മനസ്സിനെ നിരാശപ്പെടുത്തി കഴിഞ്ഞാലോ പ്രാപ്ത അവസാദസ്യ. അപ്പോൾ ഒരു അവസാദനം വരും, മനസ്സിനൊരു ശിഥിലത വരും, ഒരു തളർച്ച വരും. പിന്നെ ഇനി ഈശ്വരപ്രാപ്തിക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത്? ഇതൊന്നും ചെയ്തിട്ടൊരു കാര്യമില്ല. സത്സംഗം കൊണ്ടും പ്രയോജനമൊന്നുമില്ല, ഗുരുവിന്റെ ഉപദേശം കൊണ്ടും പ്രയോജനമൊന്നുമില്ല. കാരണം എന്തുകൊണ്ട്? ബുദ്ധിഗ്രാഹ്യമല്ല. ബുദ്ധിഗ്രാഹ്യം അതീന്ദ്രിയം എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും പറയാം, അതീന്ദ്രിയമാണ്, ബുദ്ധിഗ്രാഹ്യം അല്ല എന്ന് പറയും. പക്ഷേ പറയുന്നു, അങ്ങനെ വരുന്ന ആ ബുദ്ധിയെ, അങ്ങനെ തളർന്നു പോകുന്ന ബുദ്ധിയെ ഭാഷ്യകാരൻ പറയുന്നതാണ് ഉത്തംബനാർത്ഥം, ഉദ്ദീപിപ്പിക്കുന്നതിന് വേണ്ടി ഉദ്ദീപനം ചെയ്യുന്നു. അതിന് വീണ്ടും ഒരു ഉന്മേഷം കൊടുക്കുന്നതിന് വേണ്ടി വീണ്ടും പറയുകയാണ്, ഇത് ബുദ്ധി കൊണ്ട് പ്രാപിക്കത്തക്കതല്ല, അത് സത്യം തന്നെ. പക്ഷേ ഇതിനെ പ്രാപിക്കുന്നതിനുള്ള ആ വഴിയിൽ ബുദ്ധി തളരാനും പാടില്ല. ഉത്തംബനാർത്ഥം, ഉദ്ദീപനാർത്ഥം എന്നുവെച്ചാൽ മനസ്സിന്റെ ജാഗ്രത, മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ് കഠോപനിഷത്തിൽ. അപ്പൊ മനസ്സിന്റെ ജാഗ്രത അത് നഷ്ടപ്പെടുത്തരുത്. മനസ്സിലൊരിക്കലും അലംഭാവം വരാൻ പാടില്ല, പ്രമാദം സംഭവിക്കാൻ പാടില്ല. അതെല്ലാം മനസ്സിൽ വെച്ചും കൊണ്ടാണ് പറയുന്നത് എന്നാണ് ഉത്തംബനാർത്ഥം, മനസ്സിനെ ഉദ്ദീപിപ്പിക്കാൻ വേണ്ടി പറയും. ഇത് ബുദ്ധി കൊണ്ട് ഗ്രഹിക്കത്തക്കതല്ല, അതുകൊണ്ട് ബുദ്ധിയെ ഉപേക്ഷിക്കാൻ പാടില്ല. അത് ബുദ്ധിക്ക് തന്നെ ബോധ്യപ്പെടുത്ത, ബുദ്ധിക്ക് തന്നെ അത് ബോധ്യപ്പെടണം. എന്താണ് ഇത് ബുദ്ധി കൊണ്ട് പ്രാപിക്കാൻ പറ്റിയതല്ല. ഒരു മൂഢന്, ഒരു മൂഢബുദ്ധിക്ക് അതൊരിക്കലും ബോധ്യപ്പെടത്തില്ല, ബുദ്ധി കൊണ്ട് പ്രാപിക്കാൻ പറ്റിയതല്ല. ആ ബുദ്ധി കൊണ്ട് പ്രാപിക്കാൻ പറ്റിയതല്ല എന്ന് ബുദ്ധിക്ക് ബോധിക്കുന്നത് തന്നെ വലിയൊരറിവാണ്. എന്തുകൊണ്ട്? അങ്ങനെ ഒരു അറിവ് ഉണ്ടാകുന്നത് കൊണ്ടാണ് ആ പിന്നെ അതിൽ അഭിമാനം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അത് ബോധിച്ചു എന്നുള്ള അഭിമാനം വരും. എന്തുകൊണ്ട് അത്ര ഒരു അഭിമാനം വന്നു പോകുന്നു? ആ ഞാനത് അറിഞ്ഞു, ഞാനത് മനസ്സിലാക്കി എന്നെന്തുകൊണ്ട് വരുന്നു? കാരണം അത് ബുദ്ധി കൊണ്ട് ബോധിക്കാൻ കഴിയാത്തതാണെന്ന് അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ ബുദ്ധി കസരത്തുകൾ നടത്താൻ പിന്നെ ഒരാൾ മുതിരത്തിൽ, അതിന് മനസ്സിന്, അവൻ്റെ ബുദ്ധിക്ക് അതിനുള്ള ജാഗ്രത വേണം, ഉണർവ് വേണം. അതിന് ബുദ്ധിക്കൊരു ഉദ്ദീപനം. അതിനുവേണ്ടി പറയുന്നു എന്താണ്? ജ്ഞാനം, ജ്ഞേയം, ജ്ഞാനഗമ്യം. അതിനെ വിശദീകരിക്കുന്നു. ജ്ഞേയം, ജ്ഞേയം യത്ത് പ്രവക്ഷാമി ഇത്യാദിനാ ഉക്തം. ഇതാണ് ജ്ഞേയമായിരിക്കുന്നത്. നേരത്തെ പലതവണ പറഞ്ഞു ജ്ഞേയമെന്ന്, പ്രത്യേകിച്ച് ചില കാര്യങ്ങളെ എടുത്ത് പറഞ്ഞെങ്കിലും നിങ്ങൾ ബുദ്ധി കൊണ്ടറിയാൻ കഴിയാത്തതാണ് ഈശ്വരതത്വം എന്ന് പറയുന്നു. പക്ഷേ എല്ലാ ബുദ്ധിയും അറിയിക്കുന്നത് ഇതിനെ തന്നെ, അതതിന്റെ മറു ഭാഗമാണ് പ്രതിബോധവിദിതം. എല്ലാ ബുദ്ധിക്കും അറിയിക്കാൻ ഒന്നേ ഉള്ളൂ ഈശ്വരതത്വത്തെ, അതും ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. സർവപ്രത്യ വേദ്യം തത് എന്ന് പറയും. ശാസ്ത്രമെന്ന് മാത്രമല്ല സർവ അറിവുകളും, അത് ഭൗതികമായിക്കൊള്ളട്ടെ, ലൗകികമായിക്കൊള്ളട്ടെ, ആത്മീയമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ അതീന്ദ്രിയമായിക്കൊള്ളട്ടെ, എന്ത് തരം അറിവിനെ നമ്മൾ എങ്ങനെയൊക്കെ വിശേഷിപ്പിച്ചാലും എല്ലാ അറിവുകളും ബോധിപ്പിക്കുന്നത് ഇതിനെ തന്നെ, എല്ലാ ബുദ്ധിയും ബോധിപ്പിക്കുന്നത് തന്നെ. അത് ഒരു സൈഡ് മാത്രമാണ്, ഒരു ഭാഗം മാത്രം കേട്ടിട്ട് നമ്മൾ തളരാൻ പാടില്ല. എങ്ങനെ? ശാസ്ത്രം ഇതിനെ ബോധിപ്പിക്കുന്നില്ല. ശാസ്ത്രം തന്നെ പറയുന്നു അത് കേട്ടിട്ട് ബുദ്ധിക്ക് അവസാദനം, ശിഥിലീകരണം വരാൻ പാടില്ല. മറുഭാഗം കൂടെ മനസ്സിലാക്കണം. എന്താണോ സർവവും ഇതിനെ തന്നെയാണ് ബോധിപ്പിക്കുന്നത്. എന്താ ആ ഭാഗം ശ്രദ്ധിക്കാത്തത്? സർവം എന്ന് പറയുമ്പോൾ എന്താണ്? ഗുരു ബോധിപ്പിക്കുന്നത്, ശാസ്ത്രം ബോധിപ്പിക്കുന്നത്, അവനവന്റെ ലൗകിക ബുദ്ധി ബോധിപ്പിക്കുന്നത്, അവന്റെ പ്രപഞ്ചഭാനത്തിലൂടെ ഭാസിക്കുന്നതും ഈ തത്വം തന്നെ. ജ്ഞേയം യത്ത് പ്രവക്ഷ്യാമി ഇത്യാദിന ഉക്തം, അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ജ്ഞാനഗമ്യം, ജ്ഞേയമേവ ജ്ഞാതം തത് ജ്ഞാനഫലം. എല്ലാം ഒന്ന് തന്നെ, ജ്ഞാനത്തിലൂടെ അറിയപ്പെടുന്നത് ജ്ഞാനഗമ്യമായിരിക്കുന്നു. അതിനെ തന്നെ ജ്ഞേയം എന്ന് പറഞ്ഞത്. ജ്ഞാനഗമ്യം എന്ന് പറയുന്നത് എന്താണ്? അത് ജ്ഞാനത്തിലൂടെ അറിയപ്പെടുമ്പോൾ അതിനെ ജ്ഞാനഗമ്യം എന്ന് പറയുന്നു, ജ്ഞാനഫലമെന്ന് പറയുന്നു. ഇങ്ങനെയെല്ലാം ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിക്കുന്നവൻ ഇതിൽ നിന്ന് അകന്നുപോകും. അതാണ് ഇതിന്റെ മറ്റൊരു ദോഷം. കാരണം ഈശ്വര തത്വം എന്ന് പറയുന്നത് ഭാവനയിൽ കാണാനോ സ്വപ്നം കാണാനോ അല്ലെങ്കിൽ മനോരസത്തിലൂടെ അറിയാനോ ഒന്നോ ഉള്ള ഒന്നല്ല. അത് അതായത് മനുഷ്യന്റെ ഭാവനയിലൂടെ അല്ലെങ്കിൽ സ്വപ്നത്തിലൂടെ കാണേണ്ട ഒന്നല്ല. സ്വപ്നത്തിലൂടെ കാണുമെന്ന് വെച്ചാൽ ഉണർന്നിരുന്നു പല പല സങ്കല്പങ്ങളും ചെയ്തു, അങ്ങനെ കാണേണ്ട ഒന്നല്ല. അങ്ങനെ ഭാവനയിലൂടെ കാണുന്നതുകൊണ്ടാണ് ഈശ്വരൻ നമ്മൾ വാല് തല കൊമ്പ് ഇതെല്ലാം കൽപ്പിച്ച് പല രൂപങ്ങളെ കൽപ്പിക്കുന്നു. നേരത്തെ പറഞ്ഞല്ലോ അനേക ശരീരങ്ങളെ ഈശ്വരൻ കൽപ്പിക്കുന്നതാണ്. ഈശ്വരൻ തന്നെ നാനാ, നേരത്തെ പറഞ്ഞല്ലോ സർവത പ്രാണി പാണിപാദം സർവദോക്ഷി ശ്രവം. ഈശ്വരൻ തന്നെ അനേക പ്രാണികളോടും പക്ഷിമുഖങ്ങളോടും കൂടിയൊക്കെ ഇവിടെ നിന്നാലും നമ്മൾ നമ്മുടെ ബുദ്ധി അനുസരിച്ച് ഈശ്വരന് വേറെ കൈയും കാലും കണ്ണും മൂക്കും എല്ലാം വെച്ചു കൊടുക്കും. നമ്മുടെ സങ്കല്പങ്ങൾക്കനുസരിച്ച് ഈശ്വരന് വേറെ രൂപം കൽപ്പിക്കും. ഇതെല്ലാം ഈശ്വരന്റെ വകയാണ്. എന്നാലും അത് പോരാഞ്ഞിട്ട് അതാണ് ഭാവന എന്ന് പറയുന്നത്. അങ്ങനെ ഭാവനയിലൂടെ കാണുന്നതോ സാക്ഷാത്കരിക്കുന്നതോ ഒന്നും പരമാർത്ഥമല്ല. അങ്ങനെ നമ്മൾ ചിന്തിച്ചു പോയി കഴിഞ്ഞാൽ ചിന്ത കൊണ്ട് ഈശ്വര തത്വത്തിൽ നിന്ന് അകന്നുപോകും. ഇതൊരിക്കലും അകന്നുപോകാൻ പറ്റാത്ത ഒന്നാണ്. അതാണ് അടുത്ത് പറയുന്നത്. എന്താണ് ന്യായമാനന്തോ തജ്ഞേയം തദേതത്രയമപി ഹൃദി ബുദ്ധു സർവസ്യ പ്രാണിജാതസ്യ വിഷ്ഠിതം വിശേഷേണസ്യ. ഇത് ചിന്തിച്ച് ഇതിൽ നിന്ന് അകന്നു പോകേണ്ടതോ അല്ലെങ്കിൽ ചിന്തിച്ച് ഇതിനെ തന്നെ നിന്ന് അകറ്റേണ്ടതോ അല്ല. ജ്ഞാനമൊന്നോ ന്യേയമൊന്നോ ജ്ഞാനഗമ്യമോ ഒന്നോ ഏതെല്ലാം ശബ്ദങ്ങളിലൂടെ പറഞ്ഞാലും അതിനെ ശാസ്ത്രം വെളിപ്പെടുത്തുന്നോ അല്ലെങ്കിൽ ശാസ്ത്രം അതിനെ ബോധിപ്പിക്കുന്നില്ലെന്നോ അല്ലെങ്കിൽ ഗുരു അതിനെ ഉപദേശിച്ച് നമുക്ക് മനസ്സിലാക്കി തരുന്നോ അല്ലെങ്കിൽ ഒരു ഉപദേശത്തിനും അതിനെ വെളിപ്പെടുത്താൻ സാധ്യമല്ലെന്നോ എങ്ങനെ വേണോ ധരിച്ചോളുക. തദ്ദേഹത്രയുപതി ഹൃദി ബുദ്ധവും സർവസ്യ പ്രാണജാതസ്യ. അപ്പൊ നമ്മളിതിനെ എത്ര അകറ്റിക്കഴിഞ്ഞാലും ഇതെന്താണ്? അവനവന്റെ ഹൃദയത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതാണ്. ഹൃദയം എന്ന് പറഞ്ഞാൽ പമ്പ് ചെയ്യുന്ന മാംസപിണ്ടവണം ധരിക്കരുത്. അതുകൊണ്ട് പറഞ്ഞ് ബുദ്ധവും അവന്റെ ബുദ്ധിയിൽ അവന്റെ അന്ധകരണത്തിൽ അല്ലെങ്കിൽ അവന്റെ മനസ്സിലെന്ന് പറയാം. മനസ്സെന്നോ ബുദ്ധിയൊന്നോ അന്ധകരണമെന്നോ ഏത് വേണോ ഇവിടെ ധരിക്കാം. ഇവിടെ സർവസ്യ പ്രാണിജാതസ്യ സർവപ്രാണിജാതത്തിന്റെയും സർവരുടെയും എന്ന് വെച്ചാൽ കേൾക്കുന്നവന്റെയും ചിന്തിക്കുന്ന സർവപ്രാണികളുടെയും ഹൃദയത്തെ വിഷ്ഠിതം സ്ഥിതി ചെയ്യുന്നതാണ്. ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഈശ്വര തത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ബുദ്ധിമുട്ടുണ്ടാക്കും, പ്രയാസം ഉണ്ടാക്കും. എന്തുകൊണ്ടാണ്? മനസ്സിലേക്ക് നോക്കിയാൽ കാണുന്നത് എന്താണോ അവിടെ കാണുന്നത് ഈശ്വരനെന്നെ കാണുന്നു. കാമക്രോധാദികൾ രാഗദ്വേഷങ്ങൾ മതമാത്സര്യങ്ങളൊക്കെയാണ് കാണുന്നത് ആരുടെ മനസ്സിൽ നോക്കിയാൽ. ഇതൊക്കെയാണ് കാണുന്നത്. അതിന് സ്വാമി ഇന്നോ ആ സ്വാമി ഇന്നോ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. സർവരുടെ മനസ്സിലും അത് തന്നെ കാണുന്നു. മതവും മാത്സര്യവും കാമവും ക്രോധവും ഡമ്പും അഹങ്കാരവും അസൂയയും ഇതൊക്കെയാണ്. ഇതാണ് സർവത്ര കാണുന്നത്. അപ്പൊ പിന്നെ ഇവിടെ പറയുന്ന എന്താണ്? ഭഗവാൻ പറയുന്നു നിന്റെ മനസ്സിലിരിക്കുന്ന ആളാണ് ഞാനും. അത് അങ്ങനെ സംഭവിക്കുന്നത് മനസ്സിലിരിക്കുന്നതെന്ന് അറിഞ്ഞിട്ട് ഒരു മനസ്സിലേക്ക് നോക്കിയാൽ കാണുന്നത് എല്ലാം ഈ വൃത്തികെട്ട സാധനങ്ങളാണ്. പിന്നെ അവിടെ എങ്ങനെ ഈശ്വരനിരിക്കും? വിഷ്ഠിതം പറയുന്നു വിശേഷണസ്ഥിതം, അതൊരു പ്രത്യേക തരത്തിലായിരിക്കുന്നത്. വിഭാവ്യത അടുത്ത് പറയുന്നത് വിശേഷ രൂപത്തിലാണ് അത് ഭാസിക്കുന്നത്. വിശേഷണ സ്ഥിതം, അതാണ് വിശേഷരൂപത്തിൽ സ്ഥിതി. ഈ പറയുന്ന രാഗാദി ദോഷങ്ങളോടുകൂടിയ ആ ഭാഗത്തിലല്ലാതെ സ്ഥിതി ചെയ്യുന്നത് ത്രിപാദസ്യ അമൃതം ദിവി ശ്രുതി പറയും. മനസ്സിൽ തന്നെയാണ്, മനസ്സിൽ തന്നെയാണ് അവിടുത്തെ ദ്വിലോകം എന്ന് പറയും ദിവ്. പക്ഷെ അത് തന്നെ ഹൃദയത്തിലിരിക്കുന്നു എന്നാ ഹൃദയത്തിലേക്ക് നോക്കി കണ്ടുപിടിക്കാന്ന് വിചാരിച്ചാൽ പറ്റത്തില്ല. എന്തുകൊണ്ട്? അത് വിഷ്ഠിതം വിശേഷണ സ്ഥിതം, വിശേഷരൂപത്തിലിരിക്കുന്നു, അത് വിഭാവ്യമാനമാണ്. അവിടെയാണ് ഈ തത്രൈവ ഹേതത്രയും വിഭാവ്യത, അവിടെയാണ് ഈ ഇതെല്ലാം ഈ പറഞ്ഞ മൂന്നും അവിടെയാണ് പ്രകാശിക്കുന്നത്. പക്ഷെ അവിടെ ഈശ്വരനുടെ വിശേഷരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പൊ ഈ രാഗാദി ദോഷങ്ങൾ ഇരിക്കുന്ന ഈ മനസ്സിൽ തന്നെ ഈശ്വരൻ പ്രകാശിക്കുന്നു. അപ്പോൾ ആ രാഗാദി ദോഷങ്ങൾക്കെല്ലാം അപ്പുറത്ത് ഇതെല്ലാം ഇല്ലാത്ത മനസ്സിലെന്നർത്ഥം. മതവും മാത്സര്യമൊന്നും ഇല്ലാത്ത അന്ധകരണത്തിലിരിക്കുന്നു. അതാണ് വിശേഷരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. അമൃതമായി ഇരിക്കുന്നു പറഞ്ഞല്ലോ. ഇതിൻ്റെ മൂന്ന് പാദങ്ങളും ശ്രുതി തന്നെ പറയുന്നു പരിശുദ്ധമായി സ്ഥിതി ചെയ്യുന്നു. അതിൻ്റെ ഒരു പാദമാണ് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഈ രാഗാദി രൂപത്തിൽ കാണുന്നത്. നമ്മൾ ഉള്ളിലേക്ക് നോക്കിയാൽ കാണുന്നത് അതിൻ്റെ ഒരു പാദം തന്നെ, അതിലൂടെയും കാണുന്ന അതിനെ തന്നെ. പക്ഷേ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ ആ ഈശ്വരതത്വമോ അവനവൻ്റെ തന്നെ ഹൃദയത്തിലിരിക്കുന്നത് അമൃതമായിട്ടാണ്. അമൃതം ദിവി പരിശുദ്ധമായിട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഇതിനെ ഇവിടെ പറഞ്ഞത് തന്നെ വിഷ്ഠിതം വിശേഷണ സ്ഥിതി ചെയ്യുന്നു. അപ്പൊ തൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നു. അത് തനിക്ക് അനുഭവപ്പെടുന്നത് വളരെ മനീമസമായിട്ടാണ്, രാഗാദി രൂപത്തിലാണ് അത് അനുഭവപ്പെടുന്നത്. പക്ഷെ അതിൻ്റെ പരമാർത്ഥ രൂപം അത് വിശേഷ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. അത് തൻ്റെ ഉള്ളിൽ തന്നെ. അതുകൊണ്ട് ചിന്തിച്ച് അതിന് സ്വയം അകന്നു പോകരുത്. അതാണ് പല ഭാഗത്തിലും പറയുന്നത്. ഈശ്വര സർവഭൂതാനാം ഹൃദയേശി അർജുന തിഷ്ഠതി, അവിടെയും പറയും അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശേഷിത. അവിടെയും പറയുന്നത് ഇപ്പോൾ പ്രാണികളുടെയും ഉള്ളിൽ ഞാൻ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഞാൻ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ രൂപത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. പക്ഷെ എന്നാലും എന്ത് ചെയ്യുന്നു, വിശേഷ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ഈ മനോമാലിന്യങ്ങളുള്ള മനസ്സിൽ അത് ഈശ്വര രൂപത്തിലല്ല അത് പ്രകടമാകുന്നത്, മറിച്ച് ഈ രാഗാദി രൂപത്തിലത് പ്രകടമാകുന്നു. ഈശ്വരന്റെ ഭാവം തന്നെയാണ് രാഗാദി രൂപത്തിൽ അവന് പ്രകടമാകുന്നു. അതുകൊണ്ട് ഇവിടെ ഭാഷ്യകാരൻ പറഞ്ഞെന്താണ്, മനസ്സിനെ തളർത്തിക്കളയരുത്, ഇത് അപ്രാപ്യമാണ്, അസാധ്യമാണ്, ഇതങ്ങനെ ദൂരെ ഇരിക്കുന്ന ഒരു കാര്യമല്ല, അവനവൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നു, വിശേഷ രൂപത്തിലിരിക്കുന്നുണ്ട്, എന്നുവെച്ചാൽ അത് പരമപരിശുദ്ധമായി സ്ഥിതി ചെയ്യുന്നുണ്ട്, സർവപ്രത്യക്ഷം ആകുന്നില്ല. അതുകൊണ്ടല്ലേ നമ്മുടെ ശാസ്ത്രത്തിലൊക്കെ പറയുന്ന അന്ധകരണ ശുദ്ധി മുഖ്യം. അന്ധകരണ ശുദ്ധി ഉണ്ടെങ്കിൽ മറ്റൊന്നും വേണ്ട. അന്ധകരണ ശുദ്ധി ഉണ്ടെങ്കിൽ ശാസ്ത്രം വേണ്ട, എന്തിന് ഗുരു ഉപദേശം പോലും വേണ്ട. അത് ചോദ്യം ചെയ്യരുത്. കാരണം അവിടെ ഈശ്വര സാന്നിധ്യത്തിന് വേണ്ടിയിട്ടാണ് ഗുരുവിനെ സമീപിക്കുന്നത്. പക്ഷെ അത് ശുദ്ധമായി കഴിഞ്ഞാൽ അവിടെ ഈശ്വരൻ സ്വയം ആവിർഭവിക്കുന്നു, മറ്റാരുടെ സഹായത്തിന് വേണ്ടി അവിടെ കാത്തു നിൽക്കുന്നില്ല. അവിടെ പിന്നെ ഈശ്വരൻ ഗുരു എന്നുള്ള ഭേദമൊന്നുമില്ല. ഈശ്വരൻ ഗുരു എന്നുള്ള ഭേദമുള്ളതുകൊണ്ടാണല്ലോ ഒരുവൻ ഈശ്വരനെ പ്രാപിക്കുന്നതിന് ഗുരുവിനെ സമീപിക്കുന്നു. അതുകൊണ്ടാണ്, ആ ഭേദബുദ്ധി ഉള്ളതുകൊണ്ടാണ് ഈശ്വരനെ പ്രാപിക്കാൻ ഗുരുവിനെ സമീപിക്കുന്നു. ഗുരുവിനെ ഒരു ഉപായമായി സ്വീകരിക്കും, എന്തിന് ഈശ്വര പ്രാപിക്കുന്നു. പക്ഷേ അവന്റെ അന്ധകരണം പരിശുദ്ധമായി തീരുമ്പോൾ പിന്നെ അവിടെ ഈശ്വരൻ ഗുരു എന്നുള്ള ഭേദമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് അവിടെ ഗുരുവിനെ പ്രാപിച്ച് അതിലൂടെ ഈശ്വരനെ പ്രാപിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഏറ്റവും പരമമായ നിലയാണ് അവിടെ. പിന്നെ ഉപദേശത്തിനും ശാസ്ത്രത്തിനും ഒന്നിനും അതിനെക്കുറിച്ചാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞത്. വിഷ്ഠിതം വിശേഷ രൂപത്തിൽ നിന്റെ ഹൃദയത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു, വിശേഷ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്, നീ അതിനെ കാണുന്നില്ല. അത് ഇതുവരെ പറഞ്ഞതായിട്ടുള്ള ആ ജ്യോതിസ്, ജ്യോതിഷാമപി ജ്യോതിഹി, എല്ലാ ജ്യോതിസ്സുകളെയും പ്രകാശിപ്പിക്കുന്ന ജ്യോതിസ്സാണ്, ചൈതന്യമാണ്. അത് തമസ പരമുച്ചതി, അതിന് വിരളുമായി സ്പർശമില്ലാത്തതാണ്. അസ്പർശയോഗോ വൈനാമ, അസ്പർശയോഗത്തെ കുറിച്ച് പറയും. അതാണ് ഇവിടെ പറയുന്നത്. ജ്ഞാനം, ജ്ഞേയം, ജ്ഞാനഗമ്യം, അത് തന്നെ ജ്ഞാനം, അത് തന്നെ ജ്ഞേയം, തന്നെയാണ് ജ്ഞാനഗമ്യം. സർവസ്യ ഹൃദി വിഷ്ഠിതം, സർവപ്രാണിയുടെയും ഹൃദയത്തിൽ തന്നെ അത് വിശേഷ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. ജ്യോതിഷാമഭി തജ്ജ്യോതി തമസപരം ഉച്യതേ ജ്ഞാനം ജ്ഞേയം ജ്ഞാനഗമ്യം ഹൃദി സർവസ്യ വിഷ്ഠിതം. അപ്പോൾ അങ്ങനെ ജ്ഞേയം എന്ന് പറയുന്ന തത്വം, ഈശ്വര തത്വത്തെക്കുറിച്ച് വളരെ കാര്യങ്ങൾ പറഞ്ഞു. നമുക്ക് വൈരുദ്ധ്യാത്മകമെന്ന് തോന്നുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും പറഞ്ഞു. അവസാനം അതിനെ ഉപസംഹരിച്ച് എങ്ങനെ ഈശ്വര തത്വത്തെ കൂടുതൽ ശാസ്ത്ര ചർച്ചയ്ക്കൊക്കെ വിഷയമാക്കിയിട്ട് നമ്മുടെ ബുദ്ധിയെ തളർത്തണ്ട, മറിച്ച് അത് നിന്റെ ഹൃദയത്തിൽ തന്നെ ഉണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. കാരണം ഒരുവിന് ഏറ്റവും കൂടുതൽ പരിചയമുള്ളതാണ് അവന്റെ ഹൃദയം, അവന്റെ മനസ്സ് ഏറ്റവും പരിചയമുള്ളതാണ്. തനിക്ക് ഏറ്റവും പരിചയമുള്ള സ്ഥാനത്ത് തന്നെയാണ് അതിരിക്കുന്നത്, അല്ലെങ്കിൽ അത് തന്നെയാണ് ഈശ്വരന്റെ സ്ഥാനമെന്ന് പറഞ്ഞ് ഈശ്വരനെ സംബന്ധിച്ച് അവസാനം പറയേണ്ടതും പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് അതിനെക്കുറിച്ച് അടുത്ത് ഭഗവാൻ പറയുകയാണ്, ഇത് ക്ഷേത്രം തഥാ ജ്ഞാനം ജ്ഞേയം ചോക്തം സമാസത മദ്ഭക്തേതദ് വിജ്ഞായ മദ്ഭാവായോപപദ്യതേ യഥോക്ത അർത്ഥ ഉപസംഹാരാർത്ഥോ അയം ശ്ലോക ആരംഭ്യതേ. ഇതുവരെ പറഞ്ഞ വിഷയങ്ങൾ, ക്ഷേത്രം, ജ്ഞാനം, ജ്ഞേയം, ക്ഷേത്രജ്ഞൻ, ഇതിനെല്ലാം ഒന്ന് ഉപസംഹരിച്ചുകൊണ്ട് ഭഗവാൻ വീണ്ടും പറയുകയാണ്. പലതവണ ഉപദേശിച്ചു, പലതവണ ഉപസംഹരിച്ചു, ശിഷ്യന്റെ മനസ്സിനെ നിരീക്ഷിച്ചുകൊണ്ടാണ് പറയുന്നത്. ഒരു ശിഷ്യനല്ല, പല ശിഷ്യനാണ്, പല ശിഷ്യന്മാരാണ്, പലർക്ക് പല മനസ്സാണ്. ചില മനസ്സുകളൊക്കെ കാണുമ്പം ഭഗവാൻ തോന്നും ഇതങ്ങ് ഉപസംഹരിച്ചേക്കാം. വീണ്ടും ചില മനസ്സുകൾ കാണുമ്പോൾ വീണ്ടും തോന്നും പോരാ, വീണ്ടും ആരംഭിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ഉപസംഹരിച്ച് എന്ന് വിചാരിച്ച് അവസാനിപ്പിക്കുന്നില്ല, വീണ്ടും തുടങ്ങുകയാണ്. ഇത്യേവം ക്ഷേത്രം മഹാഭൂതാദി ധൃത്യന്തം തഥാ ജ്ഞാനം അമാനത്വാദി തത്വജ്ഞാനാർത്ഥ ദർശന പര്യന്തം ജ്ഞേയഞ്ച ജ്ഞേയം യത്തത് ഇത്യാദി തമസപരം ഉച്ചതേ ഇത്യേവമന്ദം ഉക്തം. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ പറയുകയാണ്. ക്ഷേത്രത്തെ കുറിച്ച് എന്ത് പറഞ്ഞു? മഹാഭൂത അതിധൃത്യന്തം തുടക്കത്തിൽ പറഞ്ഞത്, മഹാഭൂതങ്ങളെ തുടങ്ങി ധൃതി വരെ പറഞ്ഞു. മഹാഭൂതാന്യഹങ്കാരം എന്നിങ്ങനെ പറഞ്ഞുകൂടെ. തഥാ ജ്ഞാനം അവിടെ എന്ന് പറഞ്ഞു, അമാനിത്വാദി തത്വജ്ഞാനാർത്ഥ ദർശന പര്യന്തം, അമാനിത്വം അദംഭിത്വം അത് പറഞ്ഞു, തത്വജ്ഞാനാർത്ഥ ദർശനം വരെ പറഞ്ഞു. ജ്ഞേയഞ്ച ജ്ഞേയം യത്തത് പ്രവക്ഷ്യാമി എന്ന് പറഞ്ഞിട്ട് തമസപരം വെച്ചതേ, തമസപരം എന്ന് തൊട്ടു മുമ്പിൽ പറഞ്ഞു നിർത്തിയതുവരെ ഇത്യവ മന്ദം മുക്തം പറഞ്ഞു എന്നാണ്. സമാസത സംക്ഷേപം ഭഗവാനെ സംബന്ധിച്ച്, പറഞ്ഞ ആളിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ചുരുങ്ങി രണ്ടു മൂന്ന് വാക്കുകളിലാണ്. പക്ഷെ കേട്ട നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വിശദമായിട്ടാണ്. കാരണം അത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ തന്നെ വളരെ സമയമെടുക്കും, വളരെ വാക്കുകൾ നമ്മൾ ഉപയോഗിച്ചു. എന്നാണ്. സംക്ഷേപ സമാസം എന്ന് പറഞ്ഞാൽ സംക്ഷേപം, സമാസത എന്ന് വെച്ചാൽ സംക്ഷേപം. രണ്ടു തരത്തിലുണ്ട്, മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. സമാസം സംക്ഷേപത്തെ രണ്ടു തരത്തിൽ മുമ്പ് പറഞ്ഞു. ഏതാണെന്നൊന്നും ഞാൻ ആരുടെയും ബുദ്ധിയൊന്നും പരീക്ഷിക്കുന്നില്ല, ആരെയും വിഷമിപ്പിക്കുന്നില്ല. ഒരിക്കൽ കൂടി പറയും, ശരി ഇന്നതാണ് പറഞ്ഞത്, രണ്ടു തരത്തിലാണ് സമാസത്തെ കുറിച്ച് മുമ്പ് പറഞ്ഞതെന്ന് പറയാൻ ധൈര്യമുള്ള ഒരാളെങ്കിലും ഇവിടെ കാണുമോ? സംക്ഷേപം എന്ന് പറയുന്നതിന് രണ്ടു തരത്തിൽ പറഞ്ഞു ആരെങ്കിലും, ഓർമ്മശക്തിയുള്ള ആരെങ്കിലും ഒരാൾ കാണും? ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളും വിശദീകരിക്കുമ്പോൾ അതൊക്കെ കേട്ട് നല്ലവണ്ണം മനസ്സിലാക്കി ഒത്തിരി ചോദ്യങ്ങളൊക്കെ ചോദിച്ച് വീണ്ടും സംശയങ്ങളൊക്കെ പരിഹരിച്ച കുറേ പേര് ഇവിടെ ഉണ്ടല്ലോ. ആർക്കെങ്കിലും ഓർമ്മ കാണുമോ ഈ സമാസത സംക്ഷേപത എന്ന് പറഞ്ഞ് രണ്ടു തരത്തിൽ മുമ്പ് ഞാൻ വിശദീകരിച്ചത്? ചിലപ്പോൾ കാണുമായിരിക്കും, വിനയം കൊണ്ടും ഉണ്ടാതിരിക്കുന്നു എന്ന് ഞാൻ തൽക്കാലം ധരിക്കാം. അറിയില്ല എന്തായാലും ഞാൻ പറയുന്നില്ല, ആരെയും മോശക്കാരാകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ശബ്ദ സംക്ഷേപം, അർത്ഥ സംക്ഷേപം, അത് രണ്ടു തരത്തിലുണ്ട്. അത് ഭഗവാൻ കാര്യങ്ങൾ പറയുമ്പോൾ ശബ്ദത്തെ സംക്ഷേപിച്ച് പറയും, പക്ഷെ നമ്മൾ അജ്ഞന്മാരായിട്ടുള്ള നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ആ സംക്ഷേപത്തെ ഗ്രഹിക്കാൻ പറ്റത്തില്ല. വ്യാഖ്യാനതോ വിശേഷ പ്രതിപത്തി എന്ന് വേറെ സ്ഥലത്ത് പറ്റും. ഗുരുക്കന്മാർ ആചാര്യന്മാർ ഒരു വാക്കിൽ പറയുന്ന കാര്യം നമ്മൾക്ക് മണിക്കൂറുകളോളം ചിന്തിക്കേണ്ടി വരും, എന്താണ് അതിൻ്റെ താല്പര്യം, വ്യാഖ്യാനിക്കേണ്ടി വരും, വിശദീകരിക്കേണ്ടി വരും. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞ് എന്താണ് സമാസത, ഞാൻ ചുരുങ്ങി ചില വാക്കുകളെ പറഞ്ഞു, പക്ഷെ നീ അത് മനസ്സിലാക്കേണ്ടടുത്ത് അതിനെ ഒരുപാട് ചിന്തിച്ച് നിനക്ക് ഇത്രയും വാക്കുകൾ പോരാ, കൂടുതൽ കൂടുതൽ വാക്കുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ പലരും ചോദിക്കും എന്തിനാ ഇത്രയൊക്കെ വിശദീകരിക്കുന്നത്, ബ്രഹ്മസൂത്രം കുറച്ച് വാക്കുകളാണ്, പക്ഷെ അതിന് ഭാഷ്യവും വ്യാഖ്യാനവും ഒക്കെ എഴുതിയപ്പോൾ അത് ഒരുപാടായി. ഗീത കുറച്ച് വരികളേ ഉള്ളൂ, പക്ഷെ അതിൻ്റെ വ്യാഖ്യാനങ്ങളെന്ന് പറയുന്നത് നൂറുകണക്കിന് ഗ്രന്ഥങ്ങൾ. അപ്പോൾ ആ ശബ്ദ സംക്ഷേപം നമുക്ക് പറ്റുന്നില്ല. ഗുരുക്കന്മാർക്കത് പറ്റും, ശ്രോതാക്കൾക്കത് പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? ശബ്ദത്തെ സംക്ഷേപിക്കുമ്പോഴും അവിടെ അർത്ഥ സംക്ഷേപമില്ല, അർത്ഥത്തെ അവർ സംക്ഷേപിക്കുന്നു. ശബ്ദത്തിൽ ലുബ്ധമുണ്ട്, പക്ഷെ അർത്ഥത്തിൽ അങ്ങനെ ലുബ്ധില്ല. എന്നുവെച്ചാൽ അർത്ഥത്തെ സംക്ഷേപിച്ചല്ല പറയും. അപ്പൊ സമാസത ചുരുക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ശബ്ദത്തെ ചുരുക്കി എന്നാൽ അർത്ഥത്തെ വിപുലമാക്കി എന്നാണ്. ഇത് ശാസ്ത്രത്തിന്റെ ഒരു രീതിയാണ്, ഗുരു ഉപദേശത്തിന്റെ ഒരു രീതിയാണ്. ഗുരുക്കന്മാർ എങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ അവര് ശബ്ദത്തെ സംക്ഷേപിച്ചു എന്നാൽ അർത്ഥത്തെ വിപുലമാക്കി പറയുന്നുകൊണ്ടാണ് ഈ ഗുരുക്കന്മാരുടെ ഉപദേശങ്ങൾക്കെല്ലാം വ്യാഖ്യാനങ്ങൾ വേണ്ടി വരുന്നത്, ഒത്തിരി പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. ദക്ഷിണാമൂർത്തി ഉപദേശിച്ചപ്പോൾ ശബ്ദമേ പുറപ്പെടുവിച്ചത്, മൗനം മാത്രം. പക്ഷേ അത് സാധാരണക്കാരൻ്റെ മുമ്പിൽ മൗനം കൊണ്ട് വല്ല പ്രയോജനമുണ്ട്? പൊട്ടന്റെ മുമ്പിൽ ശംഖം വിളിച്ചതുപോലെ ഇല്ല, യാതൊരു പ്രയോജനമില്ല. ദക്ഷിണാമൂർത്തി സനകാദികളുടെ മുമ്പിൽ മൗനത്തിലിരുന്നപ്പോൾ അവർക്ക് ബോധമുണ്ടായി. നമ്മളെയൊക്കെ മുമ്പിൽ വന്നിരുന്നാലോ പനി പിടിച്ചിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കും, മിണ്ടാതിരിക്കുന്നു. ഗ്രഹിക്കാൻ കഴിയത്തില്ല. അപ്പോൾ അവിടെ എന്ത് വരുന്നു? അതുകൊണ്ടാണ് ഭഗവാൻ എന്താണ് ദക്ഷിണമൂർത്തിയെപ്പോലെ ഇരുന്നില്ല അർജുനന്റെ മുമ്പിൽ, കുറച്ച് വാക്കുകൾ ഉപയോഗിച്ചു. താൻ ഉപയോഗിച്ച വാക്കുകളെ കുറിച്ച് തന്നെ എഴുന്നൂറ് ശ്ലോകമാണ്. അതിനെക്കുറിച്ച് തന്നെ പറയുന്നത് എന്താണ്? സമാസത ഞാൻ ചുരുക്കി പറഞ്ഞു. എന്നുവെച്ചാൽ അർത്ഥവിസ്തരത്തോടുകൂടി ഇനി അത് മനസ്സിലാക്കിക്കൊള്ളണം. അതിന്റെ വിപുലമായ ആശയങ്ങളെല്ലാം നീ ധരിച്ചോളണം. നിന്റെ ഹൃദയത്തിന് എത്രമാത്രം ഉൾക്കൊള്ളാമോ, എങ്ങനെ നിന്റെ ഹൃദയത്തിന്റെ വിശുദ്ധി അനുസരിച്ചും നിന്റെ ഹൃദയത്തിന്റെ ഏകാഗ്രത അനുസരിച്ചും നിനക്ക് എത്രമാത്രം മനസ്സിലാക്കാമോ അതെല്ലാം ധരിച്ചോളൂ അതിൽ. അപ്പോൾ അർത്ഥത്തെ, വിപുലമായ അർത്ഥത്തെ ചുരുങ്ങിയ ശബ്ദങ്ങൾ കൊണ്ട് ഞാനിവിടെ ഉപദേശിച്ചിരിക്കുന്നു എന്നാണ് സംക്ഷേപത എന്ന് പറയുന്നതിന്റെ സാരി. അത് തന്നെ വിശദീകരിക്കുന്നു. ഏതാവാൻ സർവോ ഹി പദാർത്ഥോ ഗീതാർത്ഥശ്ച ഉപസംഹൃത്യുക്ത ജ്ഞാനം ജ്ഞേയം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ സർവോ ഹി പദാർത്ഥോ വേദാർത്ഥ അങ്ങനെയുണ്ട് പാഠം. സർവവേദ താല്പര്യത്തെയും ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി വേദത്തിന്റെ പരമമായ താല്പര്യമായി ഇനി കൂടുതലൊന്നും ധരിക്കാനുണ്ട്. എന്നുവെച്ചാൽ അവിടെ ചോദിക്കും, വേദത്തിൽ പറയുന്ന അഗ്നിഹോത്രവും ജ്യോതിഷ്ഠോമവും അതിരാത്രവും ഒക്കെ ഇവിടെ പറഞ്ഞു, സർവവേദാർത്ഥം പറഞ്ഞെന്ന് പറഞ്ഞു, അങ്ങനെയുള്ള സുസൃത ചോദ്യമൊന്നും ചോദിക്കരുത്. വേദത്തിന്റെ പരമമായ താല്പര്യം അതാണെന്ത്? ഗീതാർത്ഥം, ഗീതയുടെ താല്പര്യം അത് തന്നെ. അത് ഉപസംഹൃത്യ അതിനെ ഉപസംഹരിച്ചെന്ന് വെച്ചാൽ അതിന്റെ അവസാന വാക്കും പറഞ്ഞ് ഞാനിവിടെ നിർത്തിയിരിക്കുകയാണ്. അതാണ് സമാസത എന്ന് പറയുന്നത്. അപ്പൊ ഭഗവാൻ തന്റെ ജോലി തീർത്തു എന്നാണ് പറയുന്നത് ഇവിടെ കൊണ്ട്. 13-ാം അധ്യായത്തിൽ 17-18 ശ്ലോകങ്ങളോടുകൂടി ഭഗവാന്റെ കർത്തവ്യ നിർവഹണം കഴിഞ്ഞു. ഇതാർക്ക് വേണ്ടിയിട്ടാണ്? അസ്മിൻ സമ്യക് ദർശനെ കോ അധിക്രിയത, സംശയമാണ്. ഇത്രയൊക്കെ പറഞ്ഞ് ഭഗവാൻ ചുരുക്കി പറഞ്ഞു. ഇവിടെ ഗുരുക്കന്മാരിതിനെ വളരെ വിശദീകരിച്ചു. പക്ഷെ ഇതൊക്കെ ആർക്കു വേണ്ടി എന്നുള്ളതാണ് വീണ്ടും ചോദ്യം. തനിക്കെന്തായാലും ഇതുകൊണ്ട് ഗുണമൊന്നും ഉണ്ടായി. ആർക്കു വേണ്ടിയിട്ടാണ് പിന്നെ ഇതല്ല? കോ അധിക്രിയതേ ചോദിക്കുന്നു. ഇതിനാരാണ് ഇതിനധികാരി? എന്നാണ് പലരും ചോദിക്കാറുണ്ട്. എത്ര കാലം കൊണ്ട് ഇത് കേൾക്കുന്ന സ്വാമി, ഒരു ഗുണമില്ലല്ലോ. ആത്മാർത്ഥയുള്ള ചിലർ തുറന്നു പറഞ്ഞ് ചോദിക്കാറുണ്ട്. ഇന്നലത്തെ പോലെ തന്നെ ഇന്നും ഒരു മാറ്റവും കാണുന്നില്ല. എന്തുകൊണ്ടാ കോ അധികാരിയതെ? ആ ചോദ്യമാണ് ഇവിടെയും ചോദിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു അധികാരിയുടെ ചോദ്യമാണ്, ആരാണിതിന്? ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് എത്തിച്ചത്? സമാനം പറയുന്നത് ആർക്കാണ് ഇത് ഉപയോഗപ്പെടുന്നത്? മദ്ഭക്ത മൈ ഈശ്വരേ സർവജ്ഞേ പരമഗുരു വാസുദേവേ സമർപ്പിത സർവാത്മഭാവോ യത് പശ്യതി ശൃണോതി സ്പൃശ്യതി വാ സർവമേവ ഭഗവാൻ വാസുദേവ ഇത്യേവം ഗൃഹ ആവിഷ്ടബുദ്ധി മദ്ഭക്ത. ഇതാർക്കാണ് ഇത് പ്രയോജനപ്പെടുന്നത്? മദ്ഭക്ത, ഇവിടെ ഉപദേഷ്ടാവായിരിക്കുന്ന പരമഗുരുവായിരിക്കുന്ന വാസുദേവൻ തന്നെ പറയുകയാണ് ഇത് പ്രയോജനപ്പെടുന്നത്, എന്റെ ഭക്തനാണ്. ഓ, അത് കേട്ടുകഴിഞ്ഞാൽ അവിടെ ചോദിക്കും, ഭക്തനോ? ഭക്തന് ഇതിന്റെ ആവശ്യം എന്തോന്നു? ഭക്തന് ഡയറക്റ്റ് ഭഗവാനുമായിട്ടുള്ള ബന്ധമല്ല. ഗീതയുടെ ആവശ്യം എന്തോന്നു? ഗീതയുടെ ആവശ്യമില്ല, സത്സംഗത്തിന്റെ ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ല എന്നാണ്. സാധാരണ ഭക്തന്മാരെല്ലാം ധരിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. പക്ഷെ ഭഗവാൻ ഇവിടെ എന്താണ് പറയുന്നത്? ഇതെല്ലാം എന്റെ ഭക്തന് വേണ്ടി പറഞ്ഞതെന്നാണ്. ഭക്തന്മാർ പറയുന്ന എന്താണ്? ഇതൊക്കെ തത്വജ്ഞാനം, ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല. ഞങ്ങളുടെ കയ്യിൽ വേറെ സാധനമുണ്ട്. എന്താണ് അത്? ഉയർന്ന ഗ്രേഡിലുള്ളതാണ് ഭക്തി എന്ന് പറയുന്നത്. ഭഗവാൻ പറയുന്ന എന്താണ്? ഇതിനാരാണ്? ഞാൻ ഈ പറഞ്ഞതൊക്കെ കേൾക്കാൻ ആരാണ് അധികാരി? എന്റെ ഭക്തനാണോ? പക്ഷെ ഭക്തന്മാർ സാധനം അത് അംഗീകരിക്കാൻ തയ്യാറല്ല. അവർ പറയുന്നു ഭഗവാൻ ഇതൊക്കെ പറഞ്ഞു, അത് ഭഗവാന്റെ കയ്യിരിക്കട്ടെ, ഞങ്ങൾക്കിതൊന്നും വേണ്ട എന്നാണ്. എന്ന് പറഞ്ഞപ്പോൾ എന്താ ഇതിന്റെ താല്പര്യം? ഇതുകൂടെ ചേർന്ന് കഴിഞ്ഞാലേ ഭക്തനാകത്തുള്ളൂ. മദ്ഭക്ത എന്റെ ഭക്തന് എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഈ തത്വോപദേശം കൂടി ഉൾക്കൊള്ളുന്നവനാണ് ഭക്തൻ. ആ ഭക്തന് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞിരിക്കുന്നതല്ല. ഞങ്ങളും ഭക്തരാണല്ലോ, എല്ലാ ദിവസവും കൃത്യമായി ലളിതാ സഹസ്രനാമം ചെല്ലുന്നു, ഭക്തരാകും നല്ലത് തന്നെ. പക്ഷെ അത് മാത്രം പോരാ, പിന്നെ എന്ത് വേണം? ഭക്തൻ ഇവിടെ നിർവചിക്കുന്നുണ്ട്, ഇതുപോലെ ആവണം, ഭക്തനാവണം. മൈ ഈശ്വരേ സർവജ്ഞേ, സർവേശ്വരനായിരിക്കുന്ന സർവജ്ഞനായിരിക്കുന്ന പരമഗുരു, പരമഗുരുവായിരിക്കുന്ന വാസുദേവേ, വാസുദേവനിൽ സമർപ്പിത സർവാത്മഭാവോ, സമർപ്പിതമായ സർവാത്മഭാവത്തോടുകൂടിയവൻ സർവാത്മഭാവങ്ങളെയും, ആത്മഭാവം എന്ന് വെച്ചാൽ കേട്ട് പേടിക്കുകയൊന്നും വേണ്ട, അതിൻ്റെ അർത്ഥ സ്വഭാവം എന്നാണ്. ആത്മഭാവത്തിൻ്റെ അർത്ഥം അതാണ്, സ്വഭാവം എന്നാണ്. സർവസ്വഭാവങ്ങളെയും പരമാത്മാവിൽ സമർപ്പിച്ചവൻ എന്ന് പറഞ്ഞാലും ഭക്തന്മാർ പറയും എല്ലാ പാട്ടും പാടിയതിനു ശേഷം അവസാനം ഒരു പാട്ട് പാടാറുണ്ട്, കായേന വാച മനസ്സേന്ദ്രിയ. ആ പാട്ട് പാടുമ്പോൾ സർവ്വം സമർപ്പിക്കുന്നുണ്ടല്ലോ, ഇനി പ്രത്യേകിച്ച് എന്താ സമർപ്പണം? നമ്മൾ സാധാരണ ഒരു ശ്ലോകത്തിലൂടെ എല്ലാം സമർപ്പിക്കും. അതെല്ലാം കൂടെ ഉദ്ദേശിക്കുന്നത് യത് പശ്യതി ശൃണോതി സ്പൃശ്യതിവ, രണ്ടു മൂന്നെണ്ണം പറഞ്ഞേ ഉള്ളൂ. അതാണ് നേരത്തെ സ്വഭാവം. ആത്മഭാവം എന്ന് പറഞ്ഞാൽ സ്വഭാവം എന്ന് പറഞ്ഞത് ഏതാണോ കാണുന്നത്, ഏതാണോ കേൾക്കുന്നത്, ഏതാണോ സ്പർശിക്കുന്നത്, ഏതാണോ മണക്കുന്നത്, ഏതാണോ രുചിക്കുന്നത്, ഏതാണോ പ്രവർത്തിക്കുന്നത്, അതെല്ലാം ഇവിടെ പറഞ്ഞിട്ടില്ല. പശ്യൻ ശൃണൻ സ്പൃശൻ വിഘ്രൻ അശ്വനൻ സ്വപൻ ശ്വസൻ എന്നെല്ലാം നേരത്തെ പറഞ്ഞു. വിസർജൻ ഉന്മിഷൻ നിമിഷൻ ദൃഢൻ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു. അതിനിവിടെ ഒന്ന് വീണ്ടും പരാമർശിക്കുകയാണ്. ഇതാണ് സർവസ്വഭാവങ്ങളെയും പരമാത്മാവിൽ സമർപ്പിക്കുക എന്ന് പറഞ്ഞത്. അല്ല, അവസാന ശ്ലോകം ചൊല്ലി സമർപ്പിക്കുന്നതല്ല. അതാണ് ഭക്തന്റെ ലക്ഷണം, അതാണ് ഭക്തി എന്ന് പറയുന്നത്. സർവാത്മഭാവം തന്റെ സർവകരണങ്ങളെയും സർവകരണങ്ങളുടെ പ്രവൃത്തികളെയും ഭഗവാനിൽ സമർപ്പിക്കുക. ഇതൊന്നും എന്റേതല്ല, ഭഗവാന്റേതാണ് എന്നുള്ള ഭാവന കൊണ്ട് സമർപ്പണത്തെക്കുറിച്ച് നമ്മൾ മുമ്പ് പലതരത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. കർമ്മയോഗിയുടെ സമർപ്പണത്തെക്കുറിച്ചും മറ്റും പറഞ്ഞപ്പോൾ ഭക്തന്റെ സമർപ്പണത്തെക്കുറിച്ച് പറയും. ഇതൊന്നും തന്റേതല്ല, ഭഗവാന്റേതാണ്. അല്ലെങ്കിൽ ഇതെല്ലാം താൻ തന്നെ ചെയ്യുന്നു, ഭഗവാൻ എന്നിലൂടെ പ്രവർത്തിക്കുന്നു, കാണുന്നു ഞാനല്ല കാണുന്നു, ഭഗവാൻ എന്നിലൂടെ കാണുന്നു, കേൾക്കുന്നു ഞാനല്ല ഭഗവാൻ എന്നിലൂടെ കേൾക്കുന്നു. ഈ തരത്തിൽ ഇതെല്ലാം ഇതിനായി ജീവിക്കുന്നവർക്ക് വേണ്ടി പറയുന്ന കാര്യമാണ്. മറ്റു പല പണികളുടെ ഇടയ്ക്ക് ഇതുകൂടെ ആകുമ്പോൾ ഇതൊക്കെ ബുദ്ധിമുട്ടാവും. അങ്ങനെ പശ്യതി ശൃണോതി സ്പൃശ്യതി വാ, അങ്ങനെയുള്ള മദ്ഭക്തൻ, അത് അങ്ങനെ പറഞ്ഞു പോയാൽ ഇതിന് അവസാനം വരത്തില്ല. അതുകൊണ്ട് പറയുന്നു സർവമേവ ഭഗവാൻ വാസുദേവ, ചുരുക്കത്തിൽ അങ്ങനെ പറയാം, സർവവും ഭഗവാൻ വാസുദേവൻ തന്നെ. പ്രത്യേകിച്ച് ഓരോന്നിനെ എടുത്തു പറഞ്ഞാൽ ഇത് ഒത്തിരി വിശദീകരിക്കേണ്ടി വരും. അതുകൊണ്ട് പറയുന്നു സർവവും ഭഗവാനായ വാസുദേവൻ തന്നെയാണ് എന്നുള്ള സർവത്തിലും വരുന്ന ഈശ്വരഭാവന, അതാണ് ഭക്തി. ബാഹ്യമായി ഭജിച്ചാലും ഭജിച്ചില്ലെങ്കിൽ, പ്രവർത്തിച്ചാലും പ്രവർത്തിച്ചില്ലെങ്കിലും, സർവ അവസ്ഥയിലും ഈശ്വരബുദ്ധി ബുദ്ധിയോടുകൂടിയ നിത്യവും ഗ്രഹ ആമിഷ്ടബുദ്ധി. ഗ്രഹം എന്ന് പറയുന്നതിന് ഭൂതം എന്നുള്ള അർത്ഥമുണ്ട്. ഗ്രഹാവേശം ഭൂതാവേശം എന്നും പറയും. ഇതൊരു ഭൂതാവേശം, ജ്ഞാനം എന്നുള്ള അർത്ഥമുണ്ട്, അറിവ് എന്നുള്ള അർത്ഥമുണ്ട്. ഈ ഒരു അറിവ് നിറഞ്ഞിരിക്കുന്ന ബുദ്ധി അങ്ങനെയും പറയും. എങ്ങനെ? സർവവും ഭഗവാൻ വാസുദേവൻ തന്നെ. ഇങ്ങനെ ഒരു ബുദ്ധിയോടുകൂടി ഇരിക്കുന്നവൻ അവന്റെ സർവപ്രവൃത്തികളിലും ഈശ്വര സമർപ്പണത്തെ അനുഭവിക്കുന്നു. ഈശ്വര സമർപ്പണം എന്ന് പറയുന്നത് ഒരു അനുഷ്ഠാനമല്ല, മറിച്ച് അതൊരു അനുഭവമാണ്, ഒരു അനുഭൂതിയാണ്. സർവവും ഭഗവാൻ വാസുദേവൻ തന്നെ. നേരത്തെ പറഞ്ഞല്ലോ, സമഹാത്മാ സദുർലഭ. അങ്ങനെയുള്ള ബുദ്ധിയോടുകൂടിയവൻ അവനാണ് മദ്ഭക്ത, അവനാണ് എൻ്റെ ഭക്തൻ. അപ്പോൾ ഭക്തൻ ആരാണെന്ന് സംശയാതീതമായി ഇവിടെ വിശദീകരിച്ചിരിക്കുകയാണ്. സർവത്തെയും വാസുദേവൻ എന്നുള്ള ബുദ്ധിയോടുകൂടിയവൻ. അത് പറയുമ്പോൾ പെട്ടെന്നൊരാൾക്ക് ചോദിക്കാം, എനിക്കുണ്ടല്ലോ അങ്ങനെ ഒരു ബുദ്ധി. കാരണം ഇപ്പം ഞാൻ മനസ്സിലാക്കി, ഗീതയിൽ നിന്ന് തന്നെ മനസ്സിലാക്കി സർവവും വാസുദേവനാണെന്ന്. പലതവണ ഗീത വായിച്ചു, പലതവണ ഗീത വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി സർവവും വാസുദേവനാണ്. ആ ബുദ്ധി വേണമെന്നാണ് പറയുന്നത്. ആ ബുദ്ധി ഇപ്പം ഗീതയിലൂടെ ഞാൻ ആർജിച്ചല്ലോ എന്നാരെങ്കിലും അവകാശവാദം ഉന്നയിക്കുകയാണെങ്കിൽ അത് നല്ലത് തന്നെ. പക്ഷേ സർവവും വാസുദേവനായിരിക്കുമ്പോൾ അവന്റെ ബുദ്ധിയിൽ പിന്നെ വാസുദേവനല്ലാതെ മറ്റൊന്നും വരാൻ പാടില്ല എന്ന് വെച്ചാൽ മറ്റൊരാഗാദി ദോഷങ്ങളൊന്നും വരാൻ പാടില്ല, കാമക്രോധാദികളൊന്നും വരാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ പറയുന്ന ഗ്രഹ ആവിഷ്ടബുദ്ധിയായി മദ്ഭക്തൻ ഈശ്വരഭക്തനായി തീരത്തുള്ളൂ. അല്ലാതെ അത് വെറും ഒരു അവകാശവാദമല്ല, അത് ആർക്കും പറയാം. ഞാനും ഒരു ഉത്തമനായ ഭക്തനാണ് എന്ന് പറയാം, അഭിനയിക്കാം. അതുകൊണ്ടൊന്നും കാര്യമൊന്നും, അവന്റെ മനസ്സിൽ കാമാതി വികാരങ്ങളില്ലെങ്കിലേ അവൻ ഭക്തനാകത്തുള്ളൂ, രാഗാദി ദോഷങ്ങളില്ലെങ്കിലേ അവന് ഭക്തനാകാൻ പറ്റൂ. അങ്ങനെയുള്ള മദ്ഭക്തൻ, അവന് മാത്രമേ ഈ പറയുന്ന ബുദ്ധി ഉണ്ടാകത്തുള്ളൂ. എന്താണ്? സർവമേവ ഭഗവാൻ വാസുദേവ, സർവവും പരമാത്മാവായ വാസുദേവൻ തന്നെ. അവനെന്ത് ചെയ്യുന്നു? ആ ഭക്തൻ സ ഏതത് യഥോക്തം സമ്യക് ദർശനം വിജ്ഞായ. അങ്ങനെയുള്ള ഭക്തൻ മദ്ഭക്ത എന്ന് പറയുന്നു. യഥോക്തം, ഇതുവരെ ഞാൻ പറഞ്ഞതായ ഭഗവാൻ പറയുകയാണ്. സമ്യക് ദർശനം എന്ന് വെച്ചാൽ തത്വജ്ഞാനം. സമ്യക് എന്ന് പറഞ്ഞാൽ യഥാർത്ഥം എന്ന് വെച്ചാൽ തത്വം, ദർശനം എന്ന് വെച്ചാൽ ജ്ഞാനം. തത്വജ്ഞാനം, സമ്യക് ദർശനം എന്ന് പറഞ്ഞാലും തത്വജ്ഞാനം എന്ന് പറഞ്ഞാലും എല്ലാം ഒന്ന് തന്നെ. അപ്പൊ ആ ഭക്തൻ ഏതദ് വിജ്ഞായ, ഈ തത്വജ്ഞാനത്തെ വിജ്ഞാന വിശേഷമായി ഗ്രഹിച്ചിട്ട് എന്ന് വെച്ചാൽ സ്വാനുഭവത്തിലാക്കിയിട്ട്. ഭക്തന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഭക്തന്മാർ പറയുന്നത് അവർക്ക് ജ്ഞാനം വേണ്ടെന്നാണ്, അങ്ങനെ പറയുന്നു ഭക്തന്മാർ. പ്രത്യേകം ശ്രദ്ധിക്കുന്നവർ പറയുന്നത് എന്താണ്? മദ്ഭക്ത ഏതദ് വിജ്ഞായ, എന്റെ ഭക്തൻ ഈ ജ്ഞാനത്തെ ആർജിച്ചിട്ട്. അപ്പൊ ജ്ഞാനിക്ക് ഭക്തി കൂടിയേ തീരൂ, ഭക്തിക്ക് ഭക്തന് ജ്ഞാനവും കൂടിയേ തീരൂ. അതാണ് ഗീതയിൽ പറയുന്നത്. എന്നുവെച്ചാൽ പരമാർത്ഥത്തിൽ ഇതിലൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. വെറും മൂർഖന്മാരാണ് പറയുന്നത് എന്താണ്? അത് ജ്ഞാനം, ഇത് ഭക്തി, ഇത് രണ്ടും രണ്ടാണ് വിവരദോഷികൾ പറയുന്നത്. ഭഗവാൻ അങ്ങനെയുള്ള പറയുന്നത് എന്താണോ? ഭക്തൻ, യഥാർത്ഥ ഭക്തൻ എന്ത് ചെയ്യുന്നു? ജ്ഞാനത്തെ ഉൾക്കൊള്ളുന്നു. ജ്ഞാനിയാണെങ്കിലോ ഭക്തി ഉൾക്കൊള്ളുന്നു. ഇത് രണ്ട് മാർക്കറ്റിൽ വിൽക്കുന്ന രണ്ട് സാധനമല്ല, ഇത് ഒരിടത്ത് തന്നെ കിട്ടുന്നതാണ്. ഇവിടെ ഭഗവത്ഗീതയിൽ ഭഗവാൻ തന്നെ പറയുകയാണ്, ഏതത് യഥോക്തം സമ്യക് ദർശനം വിജ്ഞായ. ഭക്തൻ ഇതിനെ ഉൾക്കൊണ്ടിട്ട് മദ്ഭാവായ, ഇത് രണ്ടും കൂടി ചേരുമ്പോൾ അതാണ് ഭഗവാൻ പറയുന്നത്. ആ ഭക്തിയും ജ്ഞാനവും കൂടി ചേരുമ്പോൾ അവനെന്ത് സംഭവിക്കുന്നു? മന്ദ്ഭാവം, ഈശ്വരഭാവം, ഈശ്വരപ്രാപ്തി, മമഭാവോ മന്ദ്ഭാവ. ഇവിടെ എന്താണോ പരൻ ധരിക്കുന്നത്, ശങ്കരാചാര്യർ പറയുന്നത് ജ്ഞാനത്തെക്കുറിച്ചാണ്, തത്വജ്ഞാനത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് ശങ്കരാചാര്യ ഭക്തിയെക്കുറിച്ചൊന്നും പറയുന്നില്ല, അത് വേറെയാണ് എന്നൊക്കെയാണ് പലരും ധരിക്കുന്നത്. പലരും എന്ന് പറഞ്ഞാൽ അല്പബുദ്ധിയാണ്. ഇവിടെ ശങ്കരാചാര്യ ഭക്തിയെ നിഷേധിച്ചൊന്നുമില്ല, ശങ്കരാചാര്യരും അതങ്ങനെ തന്നെ വ്യാഖ്യാനിച്ചു. എന്താണ് ആ ഭക്തിയെ ഉൾക്കൊണ്ട ഭക്തൻ ഈ ജ്ഞാനത്തെ കൂടി ഉൾക്കൊണ്ടിട്ട് എന്ന് തന്നെ വ്യാഖ്യാനിച്ചു. അല്ലാതെ അവിടെ ഭക്തിയെ നിഷേധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശങ്കരാചാര്യ ഒരിടത്തും മോക്ഷത്തിന് സാധനമായി ഭക്തി പാടില്ല, അങ്ങനെ അല്ല എന്നൊന്നും പറയുന്നില്ല. ഇവിടെ ഭക്തിയെ ജ്ഞാനത്തിന് തുല്യം, അല്ലെങ്കിൽ ജ്ഞാനത്തെ ഭക്തിക്ക് തുല്യം സ്വീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ചിലർ ചില പുസ്തകങ്ങളിലൊക്കെ അങ്ങനെ എഴുതിയിട്ടുണ്ട്, അത് വായിച്ചിട്ട് നമ്മൾ ഭഗവാന്റെ വാക്കിനെ വിസ്മരിച്ചോളയും. മദ്ഭക്ത ഏതത് വിജ്ഞായ എന്നാണ്, ഭക്തൻ ഇതിനെ ധരിച്ചിട്ട് വ്യക്തമായി ധരിക്കണമെങ്കിൽ പരമാത്മഭാവ, പരമാത്മഭാവത്തെ തസ്മൈ മദ്ഭാവായ ഐശ്വരഭാവത്തിന് ഉപപദ്യതേ, അവൻ യോഗ്യനായിത്തീരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് മോക്ഷം ഗച്ഛതി, അവൻ പരമമുക്തിയെ പ്രാപിക്കുന്നു, സംസാര ബന്ധനത്തിൽ നിന്ന് അവൻ മോചിതനായിത്തീരുന്നു. അപ്പൊ സംസാര ബന്ധനത്തിൽ നിന്ന് മോചനത്തിന് ജ്ഞാനവും ഭക്തിയും ഒരുപോലെ ആവശ്യമാണ്. അല്ലെങ്കിൽ എവിടെയെങ്കിലും പറയുകയാണ് എന്താണോ മോക്ഷം ജ്ഞാനം കൊണ്ട് മാത്രമേ സാധ്യമാവൂന്ന് എവിടെയെങ്കിലും ശങ്കരാചാര്യരോ ഇനി വേറെ ഏതെങ്കിലും ആചാര്യരോ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണോ, അവിടെ ജ്ഞാനമെന്ന് പറയുന്നത് ഭക്തി എന്ന് പറയുന്നതിനും വ്യത്യാസം ഒന്ന്. ഇനി എവിടെയെങ്കിലും മറ്റേതെങ്കിലും ശാസ്ത്രത്തിൽ പറയുകയാണ് മോക്ഷത്തിന് ഭക്തി മാത്രമേ പറ്റൂ എന്ന് പറഞ്ഞാൽ അവിടെ ഭക്തി എന്ന് പറയുന്നത് ജ്ഞാനം കൂടി ചേർന്നതാണ്, എന്നുവെച്ചാൽ ജ്ഞാനം തന്നെയാണ് പരമാർത്ഥത്തിൽ. ഈ ജ്ഞാനമൊന്നും ഭക്തി എന്നും പറയുന്നത് രണ്ട് സാധനങ്ങളല്ല, ഒന്ന് തന്നെ. അതുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ അങ്ങനെ പറഞ്ഞെന്നാണ്, ഭക്തൻ ആ ജ്ഞാനത്തെ ഉൾക്കൊണ്ടിട്ട്, അല്ലെങ്കിൽ ജ്ഞാനി ആ ഭക്തിയെ ഉൾക്കൊണ്ടിട്ട് മദ്ഭാവായ ഈശ്വരഭാവത്തിന് മോക്ഷത്തിന് യോഗ്യനായിത്തീരുന്നു എന്നിവിടെ അസന്നിഗ്ധമായ രീതിയിൽ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഈ ഭക്തിയും ജ്ഞാനവും, ഞങ്ങൾ ജ്ഞാനികളാണ് ഞങ്ങൾക്ക് ഭക്തി വേണ്ട, ഞങ്ങൾ ഭക്തന്മാരാണ് ഞങ്ങൾക്ക് ജ്ഞാനം വേണ്ട എന്നുള്ള ആ വില കുറഞ്ഞ വാദത്തിന് ഗീതയിൽ അല്ലെങ്കിൽ ഭഗവാന്റെ ഉപദേശത്തിന്റെ വെളിച്ചത്തിൽ യാതൊരു പ്രസക്തി. പരമാർത്ഥത്തിൽ രണ്ടും ഒന്ന് തന്നെയാണ്. അത് പലതവണ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതിന് തെളിവ് സഹിതം പറഞ്ഞില്ലെങ്കിൽ ആൾക്കാർ അംഗീകരിക്കത്തില്ല. അതുള്ള പ്രമാണമാണ് ഈ ശ്ലോകം, മദ്ഭക്ത ഏതത് വിജ്ഞായ. ഇക്കാര്യത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ ശ്ലോകം തന്നെ വീണ്ടും മനനം ചെയ്ത് നോക്കുക, അപ്പോൾ മനസ്സിലാവും ഇത് രണ്ടും ഒന്ന് തന്നെ, രണ്ടല്ല. ഇതി എന്നിങ്ങനെ ക്ഷേത്രം ക്ഷേത്രത്തെക്കുറിച്ച്, ജ്ഞാനം ജ്ഞാനത്തെക്കുറിച്ച്, ജ്ഞേയം ച തഥാ ജ്ഞേയം ച ജ്ഞേയത്തെക്കുറിച്ചും സമാസത ഉക്തം, ചുരുങ്ങിയ വാക്കുകളെ ഞാൻ വിശദീകരിച്ചു. ഭഗവാൻ പറയുന്നു, മദ്ഭക്ത എന്റെ ഭക്തൻ ഏതത് വിജ്ഞായ ഈ ജ്ഞാനത്തെ ഗ്രഹിച്ചിട്ട് മദ്ഭാവായ മോക്ഷത്തിന് ഉപപദ്യതയെ യോഗ്യനായിത്തീരുന്നു, അർഹനായിത്തീരുന്നു. ഇത് ക്ഷേത്രം തഥാ ജ്ഞാനം ജ്ഞേയം ചോക്തം സമാസതഃ മദ്ഭക്ത ഏതത് വിജ്ഞായ മദ്ഭാവായോപപദ്യതേ പ്രകൃതിം പുരുഷം ചൈവ വിദ്യനാദി ഉഭാവപി വികാരാംശ്ച ഗുണാംശ്ചൈവ വിദ്ധി പ്രകൃതി സംഭവാൻ കാര്യകരണകർത്തൃത്വേ ഹേതു പ്രകൃതി രുച്യത്തെ പുരുഷ സുഖ ദുഃഖാനാം ഭോക്തൃത്വേ ഹേതു രുച്യത്തെ. പുരുഷ പ്രകൃതിസ്ഥോ ഹി ഭുങ്ക്തേ പ്രകൃതി ജാൻ ഗുണാൻ കാരണം ഗുണസംഗോസ്യ സദസദ്യോനി ജന്മസോ ഉപദൃഷ്ടാനുമന്ദാച ഭർത്താ ഭോക്താ മഹേശ്വരഃ പരമാത്മേതി ചാപ്യുക്തോ ദേഹേസ്മിൻ പുരുഷപര. യ ഏവം വേത്തി പുരുഷം പ്രകൃതിം ച ഗുണൈ സഹ സർവധാ വർത്തമാനോപി നസ ഭൂയോഭിജായതെ ധ്യാനേനാത്മനി പശ്യന്തി തേജിതാത്മാനമാത്മന അന്യേ സാംഖ്യേന യോഗേന കർമ്മയോഗേന ചാപരേ അന്യേത്വമജാനന്ദ ശ്രുത്വാന്യേഭ്യുപാസതേ തേഭി ചാതരന്ത്യേവ മൃത്യും ശ്രുതിപരായണാഃ. യാവത് സഞ്ജായതേ കിഞ്ചിത് സത്വം സ്ഥാവര ജംഗമം ക്ഷേത്രക്ഷേത്രജ്ഞ സംയോഗാത് തന്വിദ്ധി ഭരതശഭ സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം വിനശ്യസ്വവിനശ്യന്തം യഃ പശ്യതി സ പശ്യതി സമം പശ്യൻ ഹി സർവത്ര സമവസ്ഥിതമീശ്വരം നഹി നസ്യാത്മനാത്മാനം തതോ യാതി പരാം ഗതിം പ്രകൃത്യൈവ ച കർമാണി ക്രിയമാണാനി സർവശാ യഃ പശ്യതി തഥാത്മാനം അകർത്താരം സ പശ്യതി യദാ ഭൂതപൃഥക് ഭാവം ഏകസ്തമനു പശ്യതി തദാ ഏവ ച വിസ്താരം ബ്രഹ്മ സമ്പദ്യതേ തദാ അനാദിത്വാ നിർഗുണത്വാ പരമാത്മായം അവ്യയ ശരീരസ്ഥോപി കൗന്ദേയ ന കരോതി ന ദിപ്യതേ യഥാ സർവഗതം സൗക്ഷ്മ്യാത് ആകാശം നോപലിപ്യതേ സർവത്രാവസ്ഥിതോ ദേഹേ തഥാത്മാനോപലിപ്യതേ യഥാ പ്രകാശയത്യേക കൃഷ്ണം ലോകമിമം രവി ക്ഷേത്രം ക്ഷേത്രീ തഥാ കൃഷ്ണം പ്രകാശയതി ഭാരത ക്ഷേത്രക്ഷേത്രജ്ഞയോരേവം അന്തരം ജ്ഞാനചക്ഷുഷാ ഭൂതപ്രകൃതിമോക്ഷം ച ഏ വിദുരയാന്തി തേ പരം. Thank you.